പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം ഇരുപത്തിമൂന്നാം ശ്ലോകം. രണ്ട് തരത്തിലുള്ള ഞാനി നമ്മുടെ പ്രകൃതത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു കൂട്ടർ ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു, മറ്റൊരു കൂട്ടരാണെങ്കിലോ ശരീര ധാരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നു. അത് തന്നെ വിശദീകരിക്കുന്നിടത്ത് ഭാഷ്യം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായ ആചരത കർമ്മ സമഗ്രം പ്രവിനീയതേ. ഭാഷ്യം തക്ത്വാ കർമ്മഫലാസംഗമിത്യനേന ശ്ലോകേന യ പ്രാരബ്ധ കർമാസൻ യഥാ നിഷ്ക്രിയ ബ്രഹ്മാത്മദർശന സമ്പന്ന സ്യാത് തഥാ തസ്യാത്മന കർത്തൃകർമ്മ പ്രയോജനാഭാവദർശന കർമ്മപരിത്യാഗേ പ്രാപ്തേ ഉദശ്ചിൻ നിമിത്താ തഥാ അസംഭവേ സതി പൂർവ തസ്മിൻ കർമ്മണി അഭിപ്രവർത്തസ്യാപി നൈവ കരോമി കരോതി സ കർമാഭാവ പ്രദർശിത. തക്ത്വാ കർമ്മഫലാസം നിത്യ തൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോ എന്ന് പറഞ്ഞു. ഇത്തരേന ശ്ലോകേന പ്രാരബ്ധ കർമാസം കർമ്മം തുടങ്ങിക്കഴിഞ്ഞു, കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ കർമ്മത്തിൽ ഇരിക്കെ തന്നെ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകും. ഇതാ നിഷ്ക്രിയം ബ്രഹ്മ ആത്മദർശന സമ്പന്നം, അയാൾക്ക് ബോധമുണ്ടാകും. താൻ ക്രിയാരഹിതമായ വികാരരഹിതമായ ആത്മസ്വരൂപമാണ്. അങ്ങനെയുള്ള ഒരു ജ്ഞാനസമ്പന്നനായിരിക്കുന്നവൻ ആത്മന അയാൾ സ്വയം മനസ്സിലാക്കുന്നു തനിക്ക് കർത്തൃകർമ്മ പ്രയോജന അഭാവദർശിന, താൻ കർമ്മം ചെയ്തുകൊണ്ട് തനിക്ക് പ്രയോജനമില്ല, കടുത്തെടുത്ത് അഭിമാനം കൊണ്ട് പ്രയോജനമില്ല എന്ന് സ്വയം തിരിച്ചറിയുന്നു. കർമ്മ പരിത്യാഗി പ്രാപ്തി പ്രയോജനമില്ലെങ്കിൽ പിന്നീട് കർമ്മം തുടരേണ്ട കാര്യമില്ല, കർമ്മം കൊണ്ടൊന്നും നേടാനില്ല, അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണെങ്കിലും കർമ്മത്യാഗം പ്രാപ്തമായിട്ടും കുതശ്ചിത് നിമിത്ത അറിയാൻ വയ്യാത്ത എന്തോ ചില കാരണങ്ങളുണ്ട്. യാതൊരു പ്രയോജനമില്ലാതെ കർമ്മം എന്തിനു തുടരണം? അതുകൊണ്ടൊന്നും നേടാനില്ല. കർമ്മത്തിന്റെ പ്രയോജനം ഒന്നെങ്കിൽ അതിന്റെ ഫലം, അല്ലെങ്കിൽ ചിത്തശുദ്ധി. ഇവിടെ ജ്ഞാനപ്രാപ്തി വന്നു കഴിഞ്ഞു, പിന്നെ ഈ രണ്ടു ഫലം കൊണ്ടും ഒന്നും നേടാനില്ല. എന്നാലും കുതശ്ചിത് നിമിത്ത വിശദീകരിക്കാൻ വയ്യാത്ത എന്തോ ചില കാരണങ്ങളുണ്ട്. തഥാ സംഭവേ സത് കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, വിശദീകരിക്കാൻ വയ്യ എന്ന് പറയുന്ന എന്തുകൊണ്ട്? അതിന് യുക്തി പറയാൻ വയ്യ. എന്തുകൊണ്ട് തത്വജ്ഞാനി വീണ്ടും കർമ്മം ചെയ്യുന്നു? സാധാരണ മനുഷ്യൻ കർമ്മം ചെയ്യുന്നതിന് സമാധാനം പറയാം, അവന്റെ അജ്ഞത കൊണ്ടാണ്, കർത്തൃത്വ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അജ്ഞത നശിച്ചു, കർത്തൃത്വ ബുദ്ധി പോയി, ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് വീണ്ടും കർമ്മം ചെയ്യുന്നു? അജ്ഞാനകാര്യമായിരിക്കുന്ന കർമ്മത്തെ വീണ്ടും എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? അതിനൊരു സമാധാനം, അതിനൊരു വിശദീകരണം സാധ്യമല്ല. പക്ഷെ കർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, അതൊരു വാസ്തവമാണ്. തത് അസംഭവേ സതി, കർമ്മത്തെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്തോ വരുന്നു, പൂർവ്വ തസ്മിൻ കർമ്മണി അഭിപ്രവർത്തസ്യാമി, വീണ്ടും പഴയതുപോലെ. എങ്ങനെയാണോ മുമ്പ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ തത്വജ്ഞാനപ്രാപ്തിക്ക് ശേഷവും അഭിപ്രവർത്തനായി താത്പര്യപൂർവ്വം ഉത്സാഹപൂർവ്വം ശ്രദ്ധാപൂർവം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് നൈവ കിഞ്ചിത് കരോതിസ ഇത് കർമാഭാവ പ്രദർശിത. ബാഹ്യമായി പ്രാരബ്ധരൂപത്തിൽ ആ കർമ്മം നടന്നു വരുന്നു എങ്കിലും പരമാർത്ഥത്തിൽ കർമാഭാവമാണ്, അവിടെ കർമ്മം നടക്കുന്നില്ല. ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. യസ്യൈവ കർമാഭാവോ ദർശിത, അങ്ങനെ കർമ്മം നടന്നുകൊണ്ടിരിക്കുക തന്നെ ആർക്കാണോ കർമാഭാവമുള്ളത്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ താനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവം ആർക്കാണോ ഉള്ളത്, തസ്യൈവ, അയാളെ കുറിച്ച് തന്നെയാണ് ഈ 23-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നത്. ഗതസംഗസ്യ സർവതോ നിവൃത്താസക്തേഹി, അയാൾക്ക് സർവകാര്യങ്ങളിൽ നിന്നും അനാസക്തിയുണ്ട്. അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അയാളെ ബന്ധിപ്പിക്കുന്നില്ല, ഇഹലോകത്തിലോ പരലോകത്തിലോ ബന്ധിപ്പിക്കുന്നില്ല. അതാണ് നിവൃത്ത ആസക്തേഹി, ആ ബന്ധനങ്ങളില്ലാതിരിക്കുക. മുക്തസ്യ, അതാണ് മുക്തൻ എന്ന് പറയുന്നത്. ഒരാളെ മുക്തനെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? നിവൃത്ത ധർമാധർമാബന്ധ പുണ്യപാപ ബന്ധനങ്ങളിൽ നിന്നൊരാൾ മോചിതനാകുന്നതാണ്. പുണ്യപാപ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യത്തിന്റെ ഫലമായ സുഖം, പാപത്തിന്റെ ഫലമായ ദുഃഖം, ഇത് രണ്ടിൽ നിന്നും മോചിതനായിരിക്കുക. സുഖദുഃഖ അനുഭവത്തിൽ നിന്നൊരാൾ മോചിതനായിരിക്കുക, അതാണ് ധർമാധർമാദി ബന്ധന നിവൃത്തി എന്ന് പറയുന്നു. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. രണ്ടിൽ നിന്നും മാറി നിൽക്കുന്നു, സുഖദുഃഖാനുഭവങ്ങളിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നു. കർമ്മഫലമായി അവശ്യം അനുഭവിക്കേണ്ടതായ സുഖദുഃഖാനുഭവങ്ങൾ അയാളുടെ അന്ധകരണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അയാൾ അതിനോട് ബന്ധപ്പെടുന്നില്ല, അയാൾ അതിൽ നിന്നും മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? ജ്ഞാനാവസ്ഥിത ചേതസ, അങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്ക് പ്രാപ്തി കൊടുക്കുന്ന എന്താണ്? ജ്ഞാനാവസ്ഥിത ചേതസ്, ജ്ഞാനത്തിൽ ദൃഢമായിരിക്കുന്ന മനസ്സ്. ആ മനസ്സിൽ തന്നെയാണ് സുഖദുഃഖങ്ങളും വരുന്നത്. ഏതൊരു മനസ്സിലാണോ സുഖദുഃഖങ്ങൾ പ്രത്യക്ഷമാകുന്നത്, അതേ മനസ്സിൽ ജ്ഞാനം ദൃഢമായിരിക്കുന്നു. ജ്ഞാനത്തിന്റെ ആ ദൃഢത സുഖദുഃഖ അനുഭവങ്ങളെ തന്നിൽ നിന്നും മാറ്റി നിർത്തുന്നു. സാധാരണ അജ്ഞൻ സുഖദുഃഖ അനുഭവങ്ങളെ തന്റെ അജ്ഞാനത്തിലൂടെ അനുഭവിക്കുന്നു. അജ്ഞാനത്തിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ സുഖദുഃഖ അനുഭവങ്ങൾ തന്റേതാണ് എന്നുള്ള ജ്ഞാനത്തിലൂടെ അനുഭവിക്കുന്നു. അതിന് ആധാരമായിരിക്കുന്ന അയാളുടെ അവിവേകമാണ്. തത്വജ്ഞനാണെങ്കിലോ വിവേകത്തിലൂടെ അതിനെ അനുഭവിക്കുന്നു. വിവേകത്തിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തന്റേതായിട്ട് അനുഭവിക്കുന്നില്ല, തന്റേതായിട്ട് അവിടെ അനുഭവിക്കുന്നില്ല. അതാണ് തത്വജ്ഞനും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ജ്ഞാനാവസ്ഥിത ചേതസിന്റെ പ്രത്യേകത. ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് പറയുന്നു, അതാണ് കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന പ്രതിബിംബത്തെ കാണുന്ന ഒരാൾക്ക് അതിനോടുള്ള ബന്ധം എന്താണ്? ആ ചിത്രങ്ങളുമായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ്? അതുപോലെ സുഖദുഃഖാനുഭവങ്ങളെ ആത്യന്തികമായി മോചിക്കേണ്ടത് ഇത് രണ്ടിൽ നിന്നുമാണ്. എല്ലാ ദന്തു അനുഭവങ്ങളും, ധർമാധർമാദി ബന്ധനം എന്ന് പറയുന്നത് എല്ലാ ദന്താനുഭവങ്ങളും അവസാനം ചെന്നെത്തുന്നത് രണ്ടെണ്ണത്തിലാണ്, സുഖദുഃഖം എന്ന് പറയുന്ന രണ്ടനുഭവത്തിൽ. ഈ രണ്ടനുഭവങ്ങളും തത്വജ്ഞാനി വിവേകി ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ കാണുന്നു, വിവേകത്തിന്റെ വെളിച്ചത്തിൽ കാണുന്നു. ആ വിവേകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും തന്റേതല്ല എന്ന് കാണുന്ന എന്നുള്ള ആ ജ്ഞാനം, അതിന്റെ ദൃഢത, അതാണ് ജ്ഞാനാവസ്ഥിത ചേതസ്, ജ്ഞാനാവസ്ഥിതമായ ചേതസ്. എങ്ങനെയാണ് ദർപ്പണത്തിൽ കാണുന്ന നഗരം, അല്ലെങ്കിൽ ദർപ്പണത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ തന്റേതല്ലാതായിരിക്കുന്നു, അത് ദർപ്പണത്തിൻ്റെതാണ്. കണ്ണാടിയിൽ കാണുന്ന ദൃശ്യങ്ങൾ തന്റേതല്ല, കണ്ണാടിയിലേതാണ്. കണ്ണാടിയിൽ വിശ്വം വേണ്ട, സ്വന്തം മുഖം തന്നെ കാണുന്നു. കണ്ണാടിയിൽ കാണുന്ന മുഖം അത് ബിംബമാണ്. കണ്ണാടിയിൽ മുഖം കാണുന്നവന് അഭിമാനമുള്ള എവിടെ? ആ ബിംബത്തിലല്ല, കണ്ണാടിയിൽ കാണുന്ന ബിംബത്തിലല്ല, തന്റെ മുഖത്തിലാണ്. കണ്ണാടി കാണുന്ന മുഖത്തെ തന്റെ മുഖമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിനെ വേറെയായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട്? ആ കണ്ണാടിയിൽ കാണുന്ന മുഖത്തിന് പോറലേറ്റാല് തനിക്ക് വേദനിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ മുഖം തന്റെ വാസ്തവത്തിലുള്ള മുഖത്തിൽ നിന്നും വേറിട്ടതാണെന്നറിയുന്നു. അതുകൊണ്ടാണ് അതിന് ബിംബം എന്ന് പറയുന്നത്, പ്രതിബിംബം. അതുപോലെ തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ഈ സുഖദുഃഖാനുഭവങ്ങളെ ഈ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിലൂടെ കാണുമ്പോൾ അതിനെ തന്നിൽ നിന്ന് അന്യമായി അറിയുന്നു, തന്റേതല്ല. അതാണ് ദൃഢമായ ജ്ഞാനം ഉള്ള മനസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സുഖദുഃഖാനുഭവങ്ങളെ തന്റേതായി കാണുന്നില്ല, അതൊരു ദൃശ്യം പോലെ, അത് തനിക്ക് ദൃശ്യമാണ്. താൻ കേവലം അതിന്റെ ദൃഷ്ടാവ് മാത്രമാണ്. തന്നെ സംബന്ധിച്ചത് ഒരു പ്രതിബിംബം മാത്രമാണ്. അപ്പൊ സാധാരണ പ്രതിബിംബങ്ങൾക്കെല്ലാം ബിംബം ഉണ്ടായിരിക്കും, ബിംബമുള്ളിടത്താണ് പ്രതിബിംബം. ഇവിടെയാണെങ്കിലോ ബിംബശൂന്യമായൊരു പ്രതിബിംബം. ബിംബശൂന്യമായി എങ്ങനെയാണ് പ്രതിബിംബം വരുന്നത്? സ്വപ്നം പോലെ. സ്വപ്നം എന്ന് പറയുന്നത് ഒരു പ്രതിബിംബമാണ്, പക്ഷെ ഇവിടെ ബിംബമില്ല. ഭ്രമം സംഭവിക്കുന്നിടത്തെല്ലാം അങ്ങനെയാണ്, ഭ്രാന്തി ഉണ്ടാകുന്നിടത്തെല്ലാം അങ്ങനെയാണ്, ബിംബമില്ലാത്ത പ്രതിബിംബങ്ങൾ. ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ പ്രപഞ്ചവും ഒരു പ്രതിബിംബമാണ്, പക്ഷെ ഇവിടെ ബിംബമില്ല. ബിംബമില്ലാതെ എങ്ങനെ പ്രതിബിംബം ഉണ്ടാകുന്നു? അതിനാണ് മായ എന്ന് പറയുന്നത്. മായാവാദം എന്ന് പറയുന്ന അതാണ്. മായാവാദത്തിൽ അംഗീകരിക്കുന്ന എന്താണ്? ബിംബമില്ലാതെ പ്രതിബിംബം ഉണ്ടാകാം എന്നുള്ളതാണ്. അത് അസാധ്യമാണല്ലോ, അസാധ്യമായത് സാധ്യമാക്കി തീർക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത്. സാധ്യമായത് സാധ്യമായാൽ അത് വാസ്തവമായി, അത് മായയല്ല. ഇന്ദ്രജാലകാലം അസാധ്യമായത് സാധ്യമാക്കുന്നു. അതുപോലെ ബിംബമില്ലാതെ പ്രതിബിംബം. അപ്പോ തത്വജ്ഞാനി തന്റെ ആന്തരികമായ അനുഭവത്തെയും ബാഹ്യമായ പ്രപഞ്ചത്തെയും ഒരുപോലെ തന്നെ കാണുന്നു. എങ്ങനെ? ബിംബമില്ലാത്ത പ്രതിബിംബമായിട്ട് എന്ന് പറഞ്ഞാൽ സത്യമല്ലാതെ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് പറയുന്നത് പക്ഷെ കണ്ണാടിയിൽ നമുക്ക് പ്രപഞ്ചത്ത് കാണുമെങ്കിൽ അവിടെ ബിംബം വേണം, എന്നാലേ അവിടെ പ്രതിബിംബിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ തന്റെ അനുഭവം മായാമയമാണ് എന്ന് തിരിച്ചറിയുന്ന ഞാനീ സംബന്ധിച്ചിടത്തോളം അവിടെ വാസ്തവത്തിലുള്ള ഒരു ബിംബത്തിന്റെ ആവശ്യമില്ല. ഞാൻ അവസ്ഥിത ചെയ്തത് അതാണ് ദൃഢമായ ജ്ഞാനം എന്ന് പറയുന്നത്. തന്നിൽ നിന്നതിനെ വേറിട്ട് കാണുന്നു, സ്വതുക്കാനുഭവങ്ങൾ. ഞാൻ ഏവ അവസ്ഥിതം ചെയ്തു യെസ്, അവിടെ ചെയ്തസ് ജ്ഞാനത്തിൽ തന്നെ ദൃഢമായിരിക്കും. ആ ജ്ഞാനത്തിൽ ദൃഢമായിരിക്കുന്ന ചേതസ്, ആ ചേതസ്സിലാണ് ഈ സ്വതുക്കാനുഭവങ്ങൾ നിൽക്കുന്നത്, ധർമാധർമാദി ബന്ധനം. പക്ഷേ ആ ജ്ഞാനത്തിലൂടെ ആ ബന്ധനത്തെ അയാൾ അനുഭവിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് നിവൃത്തമായിരിക്കുന്നു. സ്വയം ജ്ഞാനാവസ്ഥിത ചേത, ജ്ഞാനാവസ്ഥിത ചേതസ് എന്ന് പറയുന്നു. തസ്യ യജ്ഞായ യജ്ഞ നിവൃത്തിയർത്ഥം ആചരതു നിർവർത്തയത കർമ്മ. നേരത്തെ പറഞ്ഞു, ഇനിയും പറയും. യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാ സത്കർമ്മങ്ങളും ഇവിടെ യജ്ഞം എന്ന് പറയും. കാരണം ദ്രവ്യയജ്ഞം, തപോയജ്ഞം, ജ്ഞാനം പോലും ഇവിടെ യജ്ഞമാണ്. അത് പ്രത്യേകിച്ച് പറയും. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നത് മാത്രമല്ല കർമ്മയോഗം എന്ന് പറഞ്ഞു. ജ്ഞാനവും കർമ്മയോഗമാണ്. ജ്ഞാനം കർമ്മയോഗം എന്ന് പറയുമ്പോൾ എന്താണ്? കർമ്മം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എന്നുള്ളതാണ്. മുഖ്യമായും നമ്മുടെ മനസ്സിന് ധരിച്ചിരിക്കുന്നത് നീത് വിശദീകരിക്കും. അതല്ല ഞാനീന ചാപ്യൻ യജന്തോ മാമുപാസത എടുത്തു പറയും. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം മാത്രമല്ല കർമ്മയോഗി കർമ്മമായി കണക്കാക്കുന്നു. ഏമം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിധാസ്യതി. അതും യജ്ഞമാണ്. ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതും കർമ്മയോഗമാണ്, അതിനെ ഗ്രഹിപ്പിക്കുന്നതും കർമ്മയോഗമാണ്. ഇവിടുത്തെ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നതാണ്, അതും കർമ്മയോഗമാണ്. അല്ല, കർമ്മയോഗം എന്ന് വെച്ചാൽ ശരീരം വേറത്ത് പണിയെടുക്കുന്ന മാത്രമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മയോഗം എന്ന് പറഞ്ഞ് ശാരീരികമായ പ്രവൃത്തികൾ മാത്രം ഒഴുകുന്നത് ആ കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും സ്ഥൂലമായൊരു ഏറ്റവും ബാഹ്യമായൊരു കാഴ്ചപ്പാടാണ്. ശരിക്കും മാനസികമായ പ്രവൃത്തികൾ, വാഗിദ്ര്യം കൊണ്ടുള്ള പ്രവൃത്തികൾ, അതും കർമ്മയോഗം തന്നെ. ഇതാരാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയും. അപ്പൊ മറ്റുള്ളവർ ഇത് പറഞ്ഞു കൊടുക്കുക, ഈ ഭഗവാന്റെ ഉപദേശങ്ങള് വേറാക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതൊരു കർമ്മയോഗമാണ്. നമ്മൾ പറയുന്ന ജ്ഞാനപ്രസംഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മയോഗ അനുഷ്ഠാനമാണ്. അപ്പൊ അതിനിവിടെ കർമ്മയോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർമ്മയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് വീട് വയ്ക്കണമെന്നില്ല, ഗീത പഠിപ്പിച്ചാലും അത് കർമ്മയോഗമാണ്, അതും കർമ്മയോഗമാണ്. യജ്ഞായ എല്ലാ സൽക്കർമ്മങ്ങളും കർമ്മയോഗത്തിൽപ്പെടുന്നു. അത് ശരീരം കൊണ്ട് ചെയ്യുന്നോ മനസ്സുകൊണ്ട് ചെയ്യുന്നോ അതേ വാക്ക് ആണോ അവിടെ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു ഉപയോഗമില്ല. തപോയജ്ഞ അത് പറയുന്നു, തപസ് അനുഷ്ഠിക്കുന്നു, അതും കർമ്മയോഗമാണ്. തപോ അനുഷ്ഠാനം എന്ന് പറയുമ്പം ധ്യാന ജപങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നു, ഇതെല്ലാം കർമ്മയോഗത്തിൽപ്പെടുന്ന, അതും കർമ്മയോഗമാണ്. പ്രാണായാമ പരായണ, പ്രാണായാമം ചെയ്യും. എന്താണത്? അത് കർമ്മയോഗമാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന യോഗവും കർമ്മയോഗവും. എന്തുകൊണ്ട്? അവിടെയെല്ലാം ചേഷ്ട പ്രവൃത്തി, അതാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, കാരണം ഇവിടെ പറയുന്ന തത്വജ്ഞൻ കർമ്മത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയവനാണ്. ജ്ഞാനം നേടിയതിനു ശേഷം പിന്നെ കർമ്മം ചെയ്യാൻ പോകുന്ന ആളല്ല. അയാൾ നേരത്തെ തന്നെ കർമ്മത്തിൽ പ്രവർത്തിച്ച് തുടങ്ങി. വഴിക്ക് അയാൾക്ക് ജ്ഞാനമുണ്ടായി, ജനകനെ പോലെ. അപ്പോൾ യജ്ഞായ, യജ്ഞനിവൃത്തിയർത്ഥം ഒരു യജ്ഞപൂർത്തിക്ക് വേണ്ടി, ഒരു സത്കർമ്മത്തിന്റെ പൂർത്തിക്ക് വേണ്ടി ആചരത നിർവർത്തേത കർമ്മ സമഗ്രം. അതിനുവേണ്ടി അയാൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു. ഒരാൾ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തി അയാളെ സംബന്ധിച്ചിടത്തോളം വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ മുക്തനാകും, ഈ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തനാകും. അതൊരു യജ്ഞമാണ് ഇവിടെ. അപ്പൊ അതിനുവേണ്ടി അയാൾ എന്താണ് ചെയ്യുന്നത്? പല സാധനാമാർഗങ്ങളെ സ്വീകരിക്കുന്നു. അയാൾ ജപിക്കുന്നു, ധ്യാനിക്കുന്നു, സത്സംഗം ശ്രവിക്കുന്നു, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, പിന്നെ ദേവപൂജ ചെയ്യുന്നു. ഇതെല്ലാം അയാൾ ചെയ്യാം. ഇതെല്ലാം ഇവിടെ യജ്ഞമാണ്. ഇതെല്ലാം അവിടെ കൂടിച്ചേർന്നാണ് യജ്ഞം. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ആ മോക്ഷ മാർഗം, അതാണ് യജ്ഞം. ആയജ്ഞായ, ആ യജ്ഞത്തിന് വേണ്ടി യജ്ഞനിവൃത്തിയർത്ഥം, അതിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആചരത നിർവൃത്തേത, അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മ സമഗ്രം. സമഗ്രമായ കർമ്മം എന്ന് വെച്ചാൽ കർമ്മങ്ങളും അതിന്റെ ഫലവും ഉൾപ്പെടെ സഹാഗ്രേണ ഫലേന വർത്തതേ ഇതി സമഗ്രം കർമ്മം. ഫലത്തോടുകൂടി ചേർന്നിരിക്കുന്ന സർവകർമ്മങ്ങൾ, ലൗകികമായ ഫലത്തെ ഉദ്ദേശമായാലും ശരി, ആധ്യാത്മികമായ ഫലത്തെ ഉദ്ദേശമായാലും ശരി, ചെയ്യുന്ന സർവകർമ്മവും എന്താണ്? തസ്സമഗ്രം പ്രവിലീയത വിനശ്യതി. ആ കർമ്മങ്ങൾ അതിന്റെ ഉറവിടത്തിൽ തന്നെ നശിക്കുന്നു. സാധാരണ കർമ്മങ്ങൾ അങ്ങനെയല്ല, അതിന്റെ ഫലത്തെ കൊടുത്തിട്ട് നശിക്കുന്നു. ഇവിടെ മോക്ഷമാർഗത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, അതും എന്ത് ചെയ്യുന്നു? അതിന്റെ ഫലത്തെ കൊടുക്കാതെ തന്നെ നശിക്കുന്നു. ചോദിക്കും, മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ മോക്ഷമില്ലാതെ പോകത്തില്ല. മോക്ഷം ഒരു കർമ്മത്തിന്റെയും ഫലമല്ല. അതുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഫലമില്ല. എന്തുകൊണ്ട്? മോക്ഷം ഫലമല്ലാത്തതുകൊണ്ട്. പിന്നെ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ എന്തിനു വേണ്ടി ചെയ്യണം? ഫലമില്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് അത് മോക്ഷത്തെ സൃഷ്ടിക്കുകയല്ല, പിന്നെയോ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തോ അതിനെല്ലാം നിർമാർജ്ജനം ചെയ്യും. അതാണ് മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം. അങ്ങനെയാണ്, മുറ്റം അടിച്ചു വാരി കഴിഞ്ഞാൽ എന്റെ ഫലം എന്താണ്? അവിടെ ശുദ്ധിയായിരിക്കുക. അപ്പൊ ഈ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും ഫലം എന്ന് പറയുന്നത് എന്താണ്? ആത്മശുദ്ധിയാണ്. ആത്മശുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോ ആ മനോ മാലിന്യ നിർമാർജ്ജനം ആ രൂപത്തിൽ വരും. ചിലപ്പോ അത് ഈശ്വരപ്രസാദം എന്നുള്ള രൂപത്തിൽ വരും. എന്തായാലും സർവകർമ്മവും അതിന്റെ ഫലസഹിതം പ്രവിലീയത വിനശ്യതി എന്ന് വെച്ചാൽ പൂർണ്ണമായും നശിച്ചു പോകും. അതുകൊണ്ട് ഈ പറയുന്ന തത്വജ്ഞാനിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തിക ഫലമായിരിക്കുന്ന ആ സുഖദുഃഖാനുഭവങ്ങളും അതും നശിച്ചു പോകും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കർമ്മത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഫലമായി നിർണയിക്കപ്പെടുന്നത് സുഖദുഃഖാനുഭവങ്ങളെയാണ്. താത്കാലികമായി നമുക്ക് കൈവരുന്ന സമ്പത്തോ മറ്റു പ്രതാപങ്ങളോ ഒന്നുമല്ല കർമ്മഫലം. ആത്യന്തികമായിട്ട് സുഖദുഃഖാനുഭവമാണ്. ആ സുഖദുഃഖാനുഭവങ്ങളോടൊപ്പം അല്ലെങ്കിൽ കർമ്മത്തോടൊപ്പം ആ സുഖദുഃഖാനുഭവങ്ങൾ അല്ലെങ്കിൽ ആ സുഖദുഃഖാനുഭവങ്ങളോടൊപ്പം കർമ്മം നിശേഷമായി നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു തത്വജ്ഞാനി കർമ്മം മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നു, കർമാനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്ക് മുമ്പ് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ജ്ഞാനത്തിന്റെ ദൃഢത കൊണ്ട് അകർമ്മഫലങ്ങളായിരിക്കുന്ന സുഖദുഃഖാനുഭവങ്ങൾ, ധർമാധർമാദി ബന്ധനം, ആത്യന്തികമായ ബന്ധനം ആ ജ്ഞാനിക്ക് അനുഭവപ്പെടുന്നില്ല. ജ്ഞാനിക്ക് അനുഭവപ്പെടുന്ന ഒന്ന് മാത്രം, ജ്ഞാനം മാത്രം. മറ്റ് വിപരീത ദ്വന്ദ്വങ്ങൾ ഒന്നും തന്നെ അവിടെ ജ്ഞാനിക്ക് അനുഭവപ്പെടുന്നില്ല. കർമ്മവും അനുഭവപ്പെടുന്നില്ല, ഫലവും അനുഭവപ്പെടുന്നില്ല. അതാണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കർമാനുഭവമുണ്ട്, കർമ്മഫലാനുഭവമുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ കർമ്മത്തിൽ അയാൾ നിൽക്കുന്നു, അഭിപ്രവർത്തവും കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു, പക്ഷെ അയാൾക്ക് കർമാനുഭവമില്ല. എന്തുകൊണ്ട്? അഹന്തയും മമതയും ഉള്ളിടത്തേ കർമാനുഭവമാണ്, തന്റേതെന്നുള്ള ഭാവം ഉള്ളിടത്തേ ആ കർമാനുഭവമാണ്. അവിടെ അയാൾക്ക് കർമാനുഭവമില്ല, കർത്തൃത്വ അഭിമാനമില്ല, അതുകൊണ്ട് കർമാനുഭവമില്ല. മമത ബോധമില്ല, അതുകൊണ്ട് കർമാനുഭവമില്ല, ഫലാനുഭവമില്ല, രണ്ടുമില്ല. എന്തുകൊണ്ട്? സമഗ്രം പ്രവിലീയത പൂർണ്ണമായും നശിക്കുന്നു. അയാൾക്ക് ഉള്ള അനുഭവം എന്താണ്? ജ്ഞാനാനുഭവം മാത്രം. അങ്ങനെ ജ്ഞാനാവസ്ഥിത ചേതസ, ജ്ഞാനത്തെ ദൃഢമായ അന്ധകരണത്തോടുകൂടി ഇരിക്കുന്നു. അങ്ങനെ യജ്ഞായ ആചരത, ആ കർമ്മപൂർത്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം. കർമ്മപൂർത്തി എന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം കർമ്മം തുടങ്ങിക്കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞ കർമ്മങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, അതാണ് കർമ്മപൂർത്തി. അതിനുവേണ്ടി ചെയ്യുന്ന സർവകർമ്മങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു? അവിടെ പൂർണ്ണമായും വിലയിക്കുന്നു. തത്വജ്ഞൻ, ആ തത്വജ്ഞാനം ഉണ്ടായ ജന്മത്തിൽ തന്നെ അയാൾ എന്തിനാണ് പ്രവർത്തിച്ച് തുടങ്ങിയത്? അയാളുടെ കർമ്മങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മോക്ഷം. അപ്പോ തത്വജ്ഞാന പ്രാപ്തിയോടുകൂടി അയാൾ നേടിക്കഴിഞ്ഞു. നേടിക്കഴിഞ്ഞാലും അയാൾ മോക്ഷമാർഗത്തിലാണെന്ന് പറയും. അതെങ്ങനെയാണ് പറയാറുണ്ടല്ലോ, മുമുക്ഷുവിനെ പറയും മുക്തനാണെന്ന് പറയും. അതുപോലെ തന്നെ തിരിച്ചും പറയും, മുക്തൻ മുമുക്ഷുവാണെന്നും പറയും. എങ്ങനെയാണ് മുക്തൻ മുമുക്ഷുവാകുന്നത്? അതിനോട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് മോക്ഷമാർഗത്തിലേക്ക് പ്രവർത്തിച്ചു, അയാൾ തത്വജ്ഞാനം നേടിയാലും കർമ്മങ്ങൾ അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തിനാഗ്രഹിച്ചുകൊണ്ടാണോ ഈ കർമ്മമണ്ഡലത്തിലേക്ക് വന്നത്, ആ കർമ്മങ്ങൾ അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം കർമ്മങ്ങൾക്ക് ഒറ്റ പ്രയോജനമേ ഉള്ളൂ, അത് ശാസ്ത്രീയമായ ഭാഷയിൽ പറയുമ്പോൾ അത് വിവിധിഷ വേദനയിച്ച ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഇച്ഛ, അതിന് സഹായിക്കുക എന്നുള്ളതാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്താണ് ഈ കർമ്മങ്ങളുടെ പ്രയോജനം എന്നുള്ളതിനെ കുറിച്ച് വളരെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയും എന്താണ്? അത് ആ വിവിധിഷയ്ക്ക് സഹായിക്കുന്നു. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് മോക്ഷമാർഗത്തിൽ ഒരു വിവേകി സ്വീകരിക്കുന്ന ഒന്നാണ്. അയാൾ മുക്തനായി കഴിഞ്ഞു, വീണ്ടും എന്ത് ചെയ്യുന്നു? ആ മോക്ഷമാർഗത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ കർമ്മങ്ങളെ തന്നെ അയാൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ആ കർമ്മത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് മോക്ഷമാർഗത്തിനുള്ളതാണ്. അതേ കർമ്മം തന്നെ തത്വജ്ഞൻ അനുഷ്ഠിക്കുമ്പോൾ അത് ലോകസംഗ്രഹാർത്ഥമാകുന്നു. എന്നാൽ കർമ്മത്തിന്റെ സ്വഭാവം മാറുന്നില്ല. അപ്പം മുമുക്ഷു ആയിരിക്കുക അയാൾ അവലംബിച്ച കർമ്മങ്ങളെ, മുക്തനായിട്ടും അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആണ് പറയുന്നത് അയാൾ മുമുക്ഷുവിന്റെ ഉപായങ്ങളെ തന്നെ അവലംബിച്ചിരിക്കുന്നു. മുക്തന് പ്രത്യേകിച്ച് ഉപായങ്ങളില്ല. അതുകൊണ്ട് പറയുന്നു അയാൾ വീണ്ടും ആ മുമുക്ഷുവിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനി, തത്വജ്ഞാനിയും പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണാറുണ്ടോ? തത്വജ്ഞാനി ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു? ജപിക്കുന്ന കാണാറുണ്ട്, ധ്യാനിക്കുന്ന കാണാറുണ്ട്. തത്വജ്ഞാൻ എന്തിനാ ധ്യാനിക്കുന്നു? ആർക്കു വേണ്ടി ധ്യാനിക്കുന്നു? പൂജിക്കുന്ന കാണാറുണ്ട്, അർച്ചന ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോ സാധാരണ വിവേകമുള്ള ഒരുവൻ ചിന്തിക്കും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? തത്വജ്ഞൻ ഇതിന്റെ ആവശ്യമുണ്ട്, ആരെ പ്രാർത്ഥിക്കണം, ആരെ ഭജിക്കണം, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വിവേകമുള്ളവരെ ചിന്തിക്കത്തുള്ളൂ, അല്ലാത്തവരെ ചിന്തിക്കത്തില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? എന്തിനാ അർച്ചിക്കുന്നത്? എന്തിനാ ധ്യാനിക്കുന്നത്? എന്തിനാ പൂജ നടത്തുന്നത്? ആരാധന എന്തിനു നടത്തണം? ഇനി വേറെ ആരെ ആരാധിക്കാനുള്ളത്? അപ്പൊ അതിന് പറയുന്ന സമാധാനമാണത്. കാരണം ഇതെല്ലാം ഒരു തത്വജ്ഞനും മുമുക്ഷുവായിരിക്കെ സ്വീകരിച്ച കാര്യങ്ങളാണ്. അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അക്കർമ്മങ്ങളെല്ലാം പ്രവിലീയതേ വിനശ്വതി എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ ഒരു നേടു പോലെ, നേരത്തെ പറഞ്ഞല്ലോ ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് പറഞ്ഞു, അത് പ്രതിബിംബ രൂപത്തിൽ അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. തത്വജ്ഞൻ വീണ്ടും ധ്യാനിക്കുന്നു, തത്വജ്ഞൻ വീണ്ടും പ്രതിമകളിൽ പൂജിക്കുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ ബന്ധനസ്ഥനല്ലേ, അല്ല സാധനയല്ലേ? തത്വജ്ഞൻ വീണ്ടും സാധന എന്തിനനുഷ്ഠിക്കുന്നു? അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? തത്വജ്ഞനും മുമുക്ഷുവിന്റെ ധർമ്മത്തെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ മുമുക്ഷുവായിട്ടല്ല, മുക്തനായിട്ട്. മുമുക്ഷു സ്വീകരിക്കുന്ന ആരുടെ? മുക്തന്റെ ധർമ്മങ്ങൾ. മുക്തൻ സ്വീകരിക്കുന്ന എന്താണ്? മുമുക്ഷുവിന്റെ ധർമ്മങ്ങൾ. മറ്റൊന്നും സ്വീകരിക്കാനില്ല. തത്വജ്ഞന് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സ്വീകരിക്കാനില്ല. അതുകൊണ്ട് അതിനെല്ലാം അനുവർത്തിക്കുന്നു. പക്ഷെ വ്യത്യാസം എന്താണ്? തത്വജ്ഞന് അതെല്ലാം പ്രവിലീയതേ സമഗ്രം, ഫലസഹിതമായി എല്ലാം വിലയിക്കുന്നു. സമഗ്രം പ്രവിലീയതേ, പൂർണ്ണമായി നിരസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുക്തനെയും മുമുക്ഷുവിനെയും വേർതിരിക്കാൻ പ്രയാസം. രണ്ടു ഒരുപോലെ തന്നെ ബാഹ്യമായി, മുക്തന്റെയും മുമുക്ഷുവിന്റെയും ബാഹ്യചേഷ്ട ഒരുപോലെ തന്നെ. കാരണം മുമുക്ഷു മുക്തന്റെ ധർമ്മങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. മുക്തനാണെങ്കിലോ മുമുക്ഷുവിന്റെ ധർമ്മമല്ലാതെ വേറെ ധർമ്മമില്ല. അപ്പൊ മുമുക്ഷുവിന് ആ ധർമ്മങ്ങളെല്ലാം ജ്ഞാനപ്രാപ്തിക്കും ആത്മശുദ്ധിക്കും ഉപകരിക്കുന്നു. മുക്തനാണെങ്കിലോ ആ ധർമ്മങ്ങളെല്ലാം ലോകനന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നു. അതിന് രണ്ടും തമ്മിൽ ഫലത്തിൽ വരുന്ന വ്യത്യാസം, അത് തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന് പിന്നീട് ഫലം കൊടുക്കാനില്ല, അതുകൊണ്ട് സർവവും നശിക്കുന്നു. അതാണ് യജ്ഞം, തത്വജ്ഞന്റെ യജ്ഞം. യജ്ഞായ ആചരത കർമ്മ, യജ്ഞാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ യജ്ഞ നിർവൃത്തിയർത്ഥം യജ്ഞപൂർത്തിക്ക് വേണ്ടി അത് ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ ആ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ തത്വജ്ഞന്റെ ജീവിതം തന്നെ യജ്ഞമാണ്. പ്രാണന ചലനം ഉൾപ്പെടെയുള്ള സർവചേഷ്ടകളും യജ്ഞമാണ്. ശരീരധാരണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സഹജമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ. പിന്നീട് മുമ്പ് അനുവർത്തി വെച്ചിരുന്ന കർമ്മങ്ങളുടെ അനുവർത്തി, ലോകക്ഷേമകരമായി ഭവിക്കുന്ന കർമ്മങ്ങൾ, ഇതെല്ലാം യജ്ഞമാണ്. യജ്ഞപൂർത്തി പ്രാരബ്ധ അവസാനത്തോടുകൂടി യജ്ഞം പൂർണ്ണമാവുകയാണ്, കർമ്മങ്ങളെല്ലാം ചെയ്തു തുടങ്ങുകയാണ്. അതാണ് യജ്ഞപൂർത്തി. അതിനുവേണ്ടി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്നും ശരീരപാദം വരെയുള്ള, ശരീരപതനം സംഭവിക്കുന്നത് വരെയുള്ള കർമ്മങ്ങൾ. ആ ശരീരപതനത്തോടുകൂടി യജ്ഞം പൂർണ്ണമാകും. അതുവരെ ചെയ്യുന്ന സർവകർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ വിലയിക്കുന്നു. തസ്യ പ്രാണ ഉത്ക്രാമന്തി, ബൃഹദാരണ്യത്തിൽ പറയും, അവന്റെ പ്രാണന് പിന്നെ ഉത്ക്രമണമില്ല. അതെല്ലാം അവിടെ അവസാനിക്കുന്നു. ആ പ്രാണൻ പിന്നെ പ്രത്യേകിച്ച് ശിരസിലൂടെയൊന്നും കടന്നു പോകേണ്ട കാര്യം, അതെല്ലാം അതിന് കാരണമായിരിക്കുന്ന പ്രപഞ്ച കാരണങ്ങളിലേക്ക് വിലയും പ്രാപിക്കുന്നു. പ്രപഞ്ച കാരണങ്ങളിൽ എവിടെ നിന്നാണോ ഈ പ്രാണനും ഇന്ദ്രിയങ്ങളും എല്ലാം പരിണമിച്ചു വന്നത്, ജീവന്റെ ഭാഗമായി തീർന്നത്, അവിടേക്ക് ഇതെല്ലാം പരിണമിക്കുന്നു. പ്രതിപ്രസവം എന്ന് പറയും, തിരിച്ചു പോകുന്നത്. അവിടെ പിന്നെ ഉത്ക്രമണമൊന്നുമില്ല, വേറെ ലോകത്തിലേക്ക് പോവുക അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രവിധീയത, പൂർണ്ണമായും ഇല്ലാതാകുന്നു, മറയുന്നു. ഇവിടെ യജ്ഞായ എന്നുള്ളതിനും മറ്റു ചില തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്, മറ്റ് വ്യാഖ്യാതാക്കളെ യജ്ഞം. കാരണം ഭാഷ്യകാരൻ തന്നെ നേരെ പറഞ്ഞിട്ടുണ്ട്, യജ്ഞം യജ്ഞോ വൈ വിഷ്ണു യജ്ഞായ ഈശ്വരാർത്ഥം. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചില്ല, മറ്റു ചില വ്യാഖ്യാനങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, യജ്ഞായ യജ്ഞ നിവൃത്തിയാണ്. ഭാഷകാരനും വളരെ സൂക്ഷ്മമായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, യജ്ഞ പൂർത്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം. ആ ശരീരധാരണവും ശരീരപതനം വരെയുള്ള സർവവും യജ്ഞമാണ്. അത് പൂർത്തിക്ക് വേണ്ടി ചെയ്തു വരുന്ന ആ പ്രവർത്തനങ്ങളല്ല, അതിനാ തത്വജ്ഞാനിയിൽ വിലയിച്ചു പോകുന്നു. സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും ഒരുമിച്ച് വിലയിക്കുന്നു. പിന്നെ മറ്റൊന്നുകൂടെ ശേഷിക്കുന്നില്ല. അപ്പൊ ആ മുക്തിയുടെ പൂർണ്ണത അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഗതസംഗസ്യ സംഗ്രഹീതനായവനും മുക്തസ്യ മുക്തനും ജ്ഞാനാവസ്ഥിത ചേതസ് ജ്ഞാനത്തിൽ ദൃഢമായ ചിതസ്സോടുകൂടിയവനും ആയ ആ തത്വജ്ഞന്റെ തത്വജ്ഞൻ യജ്ഞായ ആചരത കർമ്മം യജ്ഞപൂർത്തിക്കായി സ്വന്തം പ്രാരബ്ധപൂർത്തിക്കായി എന്നും പറയാം. തത്വജ്ഞാനിയുടെ പ്രാരബ്ധം തന്നെയാണ് തത്വജ്ഞാനിയുടെ യജ്ഞം. പ്രാരബ്ധം പ്രകൃഷ്ടമായി ആരംഭിച്ചു കഴിഞ്ഞത് കർമ്മം, അതുതന്നെയാണ് മുമ്പ് അവസ്ഥയിലും മുക്താവസ്ഥയിലും തുടരുന്നു. അങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്നതായ ആ കർമ്മം സമഗ്രം ഫലസഹിതം, ഫലത്തെ ജനിപ്പിക്കാതെ തന്നെ പ്രവിധീയതയെ പൂർണ്ണമായും അവസാനിക്കുന്നു. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിധീയതേ. ഇതിനകത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. നേരത്തെ പറഞ്ഞ എന്താണ് യജ്ഞായ ആചരത കർമ്മ എന്ന് പറഞ്ഞു. തത്വജ്ഞന്റെ സർവചേഷ്ടകള് യജ്ഞമാണെന്നും പറഞ്ഞു. അപ്പൊ സാധാരണ യജ്ഞം, യജ്ഞരൂപക, അതിലൂടെ ആശയത്തെ വിശദീകരിക്കുകയാണ്. കസ്മാത് പുനഃക്കാരണാത് ക്രിയമാണം കർമ്മ സ്വകാര്യാരംഭം അക്കുറുവൻ സമഗ്രം പ്രവിലീയത ഇതിച്ഛത. തത്വജ്ഞന്റെ കർമ്മങ്ങൾ സ്വകാര്യാരംഭം അക്കുറുവൻ, ഫലത്തെ കൊടുക്കാതെ എന്തുകൊണ്ട് സമഗ്രം പ്രവിലീയത എന്നാണ്. കാരണം സാധാരണഗതിയിൽ പറഞ്ഞ ഇവിടെ പറയുന്നത് പ്രപഞ്ച നിയമത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. പ്രപഞ്ചത്തിന്റെ നിയമമാണ് എന്താണ്? ഒരു പ്രവൃത്തിക്ക് പ്രതിപ്രവർത്തനം ഉണ്ടാകും. അത് ഈശ്വരന്റെ തന്നെ അലംഘനീയമായൊരു നിയമമാണ്. പക്ഷെ ആ നിയമം ഇവിടെ ഈശ്വരൻ അങ്ങനെ ഒരു നിയമം നിലനിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടി? ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് ഉള്ള ഒരു നിയമം വച്ചിരിക്കുന്നത്. അത് ഈശ്വരന്റെ നിയമമാണ്. ആ നിയമത്തെ സർവരും അനുസരിച്ചേ പറ്റൂ. പക്ഷെ എല്ലാ നിയമങ്ങളും അവസാനിക്കുന്ന ഇവിടെ നേരത്തെ പറഞ്ഞതായ ജ്ഞാനാവസ്ഥിത ചേതസ് മുക്തന് ഈശ്വരന്റെ ഒരു നിയമങ്ങളും വിലപ്പോകത്തില്ല. അവിടെ നിയമം കൊണ്ട് ബന്ധിക്കുന്നില്ല. കാരണം അത് കർമ്മ നിയമമാണ്. ആ കർമ്മ നിയമത്തെ അതിലംഘിക്കുന്നതാണ് മുക്തി. ആ കർമ്മ നിയമത്തിന്റെ ഉല്ലംഘനമാണ് മുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഈ പറയുന്നതായ അലംഘനീയമായ ഈശ്വരീയ നിയമങ്ങൾക്കൊന്നും അവിടെ നിലനിൽക്കില്ല. എന്തുകൊണ്ട്? അമുക്തൻ ഈശ്വര സ്വരൂപം തന്നെ. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തിന്? അത് തന്നെ ബന്ധിക്കാനല്ല, മറ്റുള്ളവരെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റു ജീവന്മാരെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ എപ്പോഴും എന്താണ്? ഈശ്വരന്റെ നിയമങ്ങളിൽ നിന്ന് മുക്തനാണ്. താൻ തന്നെ സൃഷ്ടിച്ച നിയമങ്ങളിൽ നിന്ന് സ്വയം മുക്തനാണ്. അതിനാണ് പൂർണ്ണനാഭിയുടെ ഉദാഹരണം പറയുന്നത്, ചരന്തിയുടെ ഉദാഹരണം. ചരന്തി തന്നിൽ നിന്ന് തന്നെ തന്നെ തന്നെ ഉപാദാനമാക്കി, തന്നെ തന്നെ കാരണമാക്കി വല നെയ്യുന്നു. എന്തിന്? മറ്റു പ്രാണികളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതാതെ കുടുങ്ങിപ്പോകുന്നില്ല. അതാണ് ഈശ്വരന്റെ നിയമം. കർമ്മ നിയമത്തിൽ നിന്ന് ഈശ്വരൻ സദാ മുക്തനാണ്. പക്ഷെ ജീവന് മുക്തനാകാൻ പറ്റുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം അത് അലംഘനീയമാണ്. അതിനെ അതിലംഘിക്കാൻ കഴിയത്തില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അളീശ്വര സ്വരൂപിയായി അവിടെ കർമ്മ നിയമം ബാധകമല്ല. അതിനയാൾ അതിലംഘിച്ചിരിക്കുന്നു. ക്രിയമാണ് കർമ്മം, അയാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈശ്വരന്റെ നിയമത്തിനനുസരിച്ച് തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ ആ നിയമത്തിന് അധീനനായിട്ടല്ല, അതിനതീതനായിട്ടാണ്. ക്രിയമാണ് കർമ്മ സ്വകാര്യം ആരംഭം അക്കുറുവൻ. എപ്പോഴും ആ നിയമത്തിന് അതീതനായി നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? മായാതിവർത്തിയാണ്. മായ അതിവർത്തിക്കുന്നവനാണ് തത്വജ്ഞൻ. മായ അധീനനല്ല, അതുകൊണ്ട് സ്വകാര്യാരംഭം അക്കുറുവൻ, കർമ്മത്തിന് കർമ്മത്തിന്റെ നിയമമോടെ ശിഥിലമായി പോകുന്നു. സ്വകാര്യാരംഭം അക്കുറുവത്, കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് കഴിയുന്നില്ല. സമഗ്രം പ്രവിരിയത, സമഗ്രം പ്രവിരിയത, ആ നിയമഭംഗം സംഭവിക്കുന്നു. ആ നിയമം തത്വജ്ഞാനിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ ആ നിയമങ്ങളെല്ലാം ചിന്ന ഭിന്നമായി പോകും. നമ്മൾ പറയുന്ന ഏത് കർമ്മത്തിനും ഏത് പ്രവൃത്തിക്കും പ്രതിപ്രവർത്തനം, റിയാക്ഷൻ എന്നാണ് പറയുന്നത്, അതവിടെ ഇല്ല. ഫലം അതാണ്, കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനമാണ് കർമ്മത്തിന്റെ ഫലം, അതവിടെ ഇല്ല. കാരണം നേരത്തെ പറഞ്ഞു, ത്രിഗുണാത്മികാം സ്വാം മായ, ത്രിഗുണാത്മികമായിരിക്കുന്ന ആ മായയെ സ്വീകരിച്ചുകൊണ്ടാണ് ഈശ്വരൻ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. തത്വജ്ഞൻ എന്ത് ചെയ്തു? ആ മായയെ അതിജീവിച്ചു കഴിഞ്ഞു. ആ നിയമം അവിടെ ബാധകമല്ല. അതുകൊണ്ട് സ്വകാര്യാരംഭം അക്കുറുവത്, കാര്യാരംഭത്തെ കാര്യത്തെ ഉണ്ടാക്കാതെ അത് സമഗ്രം നശിച്ചു പോകുന്നു. യഥ, എന്തുകൊണ്ട്? അത് വിശദീകരിക്കുകയാണ്. ബ്രഹ്മാർപ്പണം ഏന കർണേന ബ്രഹ്മവിദ് ഹവിർ അഗ്നു അർപ്പയതി. ഏതൊരു കർണം കൊണ്ടാണോ ബ്രഹ്മവിത്ത് ഹവിസ് അഗ്നിയിൽ അർപ്പിക്കുന്നത്. ഇതൊരു ഉപമയാണ്. അതേ സാധാരണ ഹവിസ്, ഹവിസായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കും. അത് ഹോമാഗ്നിയിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നീളമുള്ള ഒരു സ്രുവം എന്നെല്ലാം പറയും. ഒരു കരണ്ടി, നീളമുള്ള ഒരു കരണ്ടി ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണ് ഇതുപോലെ. എന്തുകൊണ്ട്? അവിടെ യജ്ഞം എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. ആ യജ്ഞം എന്ന് പറയുന്ന കർമ്മത്തിന്റെ ഒരു ഭാഗമാണ് ഈ സ്പൂൺ ഉപയോഗിച്ച് നെയ് കോരി അഗ്നിയിൽ അർപ്പിക്കുക എന്ന് പറയുന്നു. അതല്ല യജ്ഞം, അത് യജ്ഞത്തിന്റെ ഒരു ഭാഗം. അതുകൂടി ചേരുമ്പോൾ യജ്ഞപൂർത്തി സംഭവിക്കുന്നു. യജ്ഞം പൂർത്തി സംഭവിക്കുന്നതിന്, ദീക്ഷിതനാകുന്നതിന് തുടങ്ങി അവഭൃതം വരെയുള്ള കർമ്മങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്. യജ്ഞസമാപ്തി വരെയുള്ള കർമ്മങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഹവിസിനെ അർപ്പിക്കുക എന്ന് പറയുന്നത്. അഗ്നേയ സ്വാഹ എന്നെല്ലാം പറയും. നമ്മളവിടെ ഹവിസിനെ അർപ്പിക്കുന്നു. അത് യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ് അർപ്പണം. ഇതൊരു ഉദാഹരണമായി പറയുന്നു. ഇതുപോലെ ആ തത്വജ്ഞന്റെ സർവചലനങ്ങളും, പ്രാണചലനം ഉൾപ്പെടെയുള്ള സർവചേഷ്ടകളും, സർവക്രിയകളും എന്താണ്? സമഗ്രമായ ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞത്തിന്റെ പൂർത്തിക്ക് വേണ്ടി, യജ്ഞപൂർത്തി എന്ന് പറയുന്നു, യജ്ഞസമാപ്തി എന്ന് പറയുന്ന ഇവിടെ അവഭൃതം പോലെയുള്ള ചടങ്ങുകളോടുകൂടിയാണ് യജ്ഞം സമാപ്തമാകുന്നത്. എല്ലാ പ്രവൃത്തികളും ചെയ്ത് അതിൻ്റെ നമ്മൾ സാധാരണ ചെയ്യുന്നു. ഒരു ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് വിശ്രമിക്കുന്നു, ജോലി അവിടെ പൂർത്തിയായി. അതുപോലെ യജ്ഞത്തിൻ്റെ അവസാനം ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് ആ യജ്ഞത്തിൽ നിന്നൊരാൾ വിരമിക്കുന്നു. അതുപോലെ തന്നെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം യജ്ഞപൂർത്തി എന്ന് പറയുന്നത്, വിശ്രമം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ശരീരപാദമാണ്. അതുവരെയുള്ള പ്രവൃത്തികൾ, അത് അതിൽ സമഗ്രമാകുന്ന പ്രവൃത്തികൾ, അതിൽ അന്തർഭവിച്ചിരിക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് സാധാരണ ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും. ലോകർക്ക് ഉപദേശം കൊടുക്കുക, ആശ്രമം സ്ഥാപിക്കുക, സദ്ധർമ്മത്തെ നിലനിർത്തുക തുടങ്ങിയ അനേക പ്രവൃത്തികൾ, അതെല്ലാം ഓരോ അർപ്പണമാണ്, ബ്രഹ്മാർപ്പണം. ഏന കർണേന, ഏതൊരു കർണം കൊണ്ടാണോ ബ്രഹ്മവിദ് ഹവി അഗ്നി അർപ്പയതി തദ്ബ്രഹ്മ ഏവേദി പശ്യതി. അർപ്പണത്തെ, ആ കർണത്തെ താൻ തന്റെ യജ്ഞപൂർത്തിക്ക് വേണ്ടി ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഓരോ കർണങ്ങളെയും എന്തായി കാണുന്നു? ബ്രഹ്മ ഏവേദി പശ്യതി. അസുസ്രുവാദികളെ എങ്ങനെയാണോ കരണമായി കാണുന്നത് യാജ്ഞികൻ, ഇവിടെ തത്വജ്ഞൻ അതിനെ ബ്രഹ്മമായി കാണുന്നു. ബ്രഹ്മേവേരി പശ്യതി. എന്തുകൊണ്ട്? തസ്യ ആത്മവ്യതിരേകീണ അഭാവം പശ്യതി. താൻ ഉപയോഗിക്കുന്ന കർണങ്ങൾ, ധർമ്മ സംസ്ഥാപനത്തിനായി താൻ ഉപയോഗിക്കുന്ന ഉപായങ്ങൾ, അതെല്ലാം തന്നെ അന്യമല്ല. ആത്മവ്യതിരേകീണ അഭാവം, അന്യമായി ഒന്നിനെയും കാണുന്നില്ല, സ്വസ്വരൂപമായി തന്നെ കാണുന്നു. അത് ഉദാഹരണത്തിലൂടെ പറയുന്നു. യഥാ ശുക്തികായാം രജതാഭാവം പശ്യതി തദുച്യതേ ബ്രഹ്മൈവ അർപ്പണമിതി. കാരണം മായയിൽ നിന്നും മോചിതനായിരിക്കും, മായാമോചിതനായിരിക്കുന്ന ആ തത്വജ്ഞൻ എങ്ങനെയാണ്? ഒരാൾ ശുക്തി രജതത്തെ കണ്ടു, ഒരു ചെറിയൊരു ക്ഷണം, ഒരു ക്ഷണം മാത്രമേ ഉണ്ടായിരുന്നു. അയാളുടെ നീണ്ട അനുഭവ തലത്തിൽ ആ ഭ്രമം ഉണ്ടായത് ഒരു ചെറിയൊരു ക്ഷണം മാത്രമാണ്. താരതമ്യപ്പെടുത്താനില്ല, ഒരു സമയമൊന്നും താരതമ്യപ്പെടുത്താൻ കൂടി ഇല്ലാത്ത ഒരു സമയത്തൊക്കെ ഉള്ളൂ ഈ ഭ്രമം എന്ന് പറയും. അതിൽ നിന്ന് മുക്തനാവുന്നു എളുപ്പം. വളരെ വേഗത്തിൽ തന്നെ അയാൾ ഭ്രമത്തിന് അടിമപ്പെടുന്നു, അതേ വേഗത്തിൽ തന്നെ അയാൾ ഭ്രമത്തിൽ നിന്ന് മുക്തനാകുന്നു. അതാണ് ശുക്തികയിൽ രജതബ്രഹ്മം എന്ന് പറയുന്നത്, രജ്ജുവിൽ സർപ്പബ്രഹ്മം എന്നൊക്കെ പറയുന്നു. ഭ്രമമില്ലാത്ത സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭ്രമത്തിന്റെ സമയം നമുക്ക് അളക്കാൻ പോലും വയ്യാത്ത അത്രയും സൂക്ഷ്മമായ ഒരു സമയത്തേക്ക് ഭ്രമമാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം അയാൾ ഭ്രമത്തിൽ നിന്ന് മുക്തനായി. സാധാരണ ഒരു അജ്ഞന്റെ കാര്യം പറയണം, അയാൾ ജനിച്ചു മരിക്കുന്നു, ദീർഘകാലം അയാൾ ജീവിച്ചിരിക്കുന്നു. അയാൾ അവിടെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന കാലം മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം, ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ആ കാലവുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ ജീവിതത്തിൽ ഭ്രമത്തിന് അടിപ്പെട്ടത് ഒരു സെക്കൻഡ് എന്ന് പോലും പറയാൻ വയ്യാത്തൊരു ചെറിയ കാലമാണ്. അക്കാലത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ മുക്തനാകുന്നതും അതേ വേഗത്തിൽ തന്നെ. അയാളുടെ തിരിച്ചറിയുന്നത് എന്താണ്? ഇവിടെ കയറേ ഉള്ളൂ, ഇവിടെ ശുക്തിയേ ഉള്ളൂ. വാസ്തവത്തിലാണ് അയാൾ പെട്ടെന്ന് എത്തിച്ചേരുന്നത്, വാസ്തവത്തിലാണ് അയാൾ കൂടുതൽ സമയം നിൽക്കുന്നത്. ഭ്രമത്തിൽ വളരെ തുച്ഛമായ സമയത്തെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ഭ്രമത്തെ അറിയുന്ന എന്താണ്? വളരെ തുച്ഛമെന്നാണ്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ യഥാശക്തികായാം രജതാഭാവം പശ്ചി. ഭ്രമത്തിനടിമപ്പെട്ട അജ്ഞൻ വളരെ വേഗത്തിൽ ഭ്രമത്തിലേക്ക് പോയി, അതേ വേഗത്തിൽ ഭ്രമത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ ഒന്നുമില്ല, ഇത് കയറിയുള്ളൂ, മുത്തിച്ചിപ്പിയുള്ളൂ എന്നെല്ലാം പറയുന്നു. സഹജമായി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തവർ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നു. എന്തുകൊണ്ട്? അയാൾക്കറിയാം വാസ്തവത്തിലുള്ള സർപ്പമല്ല അവിടെ, വാസ്തവത്തിലുള്ള രജതമല്ല അവിടെ. ഇവിടെ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ സംഭവിച്ചില്ല, അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ടായില്ല. അവിടെ ഒരു സർപ്പവും ഉണ്ടായില്ല, അവിടെ ഒരു രജതവും ഉണ്ടായില്ല എന്ന് തിരിച്ചറിയുന്നത് പോലെ സർപ്പത്തിന്റെയും രജതത്തിന്റെയും അഭാവത്തെ കാണുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നറിയുന്നു, ഒന്നും ഉണ്ടായി നശിച്ചെന്നില്ല അറിയുന്നു. അല്പസമയം അങ്ങനെ ഒരു വസ്തു കൂടെ ഉണ്ടായി പിന്നെ അത് മറഞ്ഞു എന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നറിയുന്നു. അതുപോലെ തത്വജ്ഞനും എന്ത് ചെയ്യുന്നു, തന്റെ ഈ കർമ്മമണ്ഡലം, തന്റെ യജ്ഞപൂർത്തിക്കായി താൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കർമ്മമണ്ഡലം, അത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛം. അതുകൊണ്ട് തന്നെ എന്താണ് രജതാഭാവം പശ്യ, കർമ്മത്തിൽ തന്നെ കർമാഭാവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കർമ്മത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരികയല്ല, കർമ്മമേ ഇല്ല, ഇല്ലാത്തതായ കർമ്മത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. രജതാഭാവം പശ്യൻ തദ്ദേശിച്ചത് ബ്രഹ്മയിവ അർപ്പണം. അവിടെ ബ്രഹ്മമേ ഉള്ളൂ, അർപ്പണമില്ല. അതാണ് ബ്രഹ്മ ഏവ അർപ്പണം. അല്ലാതെ അർപ്പണത്തെ ബ്രഹ്മമായി കാണുകയല്ല എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞു പോകും, തത്വജ്ഞാനം അല്ലാതായി പോകും. മറിച്ച് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അർപ്പണമില്ല, രണ്ടും രണ്ടാണ്. അർപ്പണത്തെ ബ്രഹ്മമായി കാണുന്നത് അജ്ഞന്റെ ഒരു ഉപായമാണ്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ അർപ്പണമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സാധകനും സിദ്ധനും തമ്മിലുള്ള വ്യത്യാസം. സാധകൻ എന്ത് ചെയ്യുന്നു, അർപ്പണത്തെ ബ്രഹ്മമായി കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ അയാൾക്ക് സമയം കൂടുതൽ വേണം, പ്രയത്നം കൂടുതൽ വേണം. ആ പ്രയത്നം എന്ന് പറയുന്നത് അയാൾ അളന്നു കുറയ്ക്കുന്നു, ഇത്ര നിമിഷം, ഇത്ര മണിക്കൂർ, ഇത്ര ദിവസം, ആഴ്ച, മാസം, വർഷം, പിന്നെ അത് യൂഥങ്ങൾ വരെ അയാൾക്ക് കണക്ക് കൂട്ടാം. ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അർപ്പണത്തെ ബ്രഹ്മമായി കാണാൻ ശീലിച്ചു കഴിഞ്ഞാൽ അഭ്യാസത്തിന് അയാൾക്ക് കണക്ക് വയ്ക്കേണ്ടി വരും. അഭ്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യുഗങ്ങളോളം തുടരേണ്ടി വരും. യുഗങ്ങളോളം അയാൾക്ക് ഈ അർപ്പണത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് പറയുന്നത് അനേക ജന്മ സംസിദ്ധി, അനേക ജന്മങ്ങളിലൂടെ ആ സിദ്ധിയെ പ്രാപിക്കേണ്ടി വരും. അനേക ജന്മങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അയാൾ അർപ്പണത്തെ ബ്രഹ്മമായി കാണുന്നു. അതിനാണ് വേറെ രീതിയിൽ ഉപാസന എന്ന് പറയുന്നത്. അത് കാലതാമസം എടുക്കുന്ന കാര്യമാണ്. തത്വജ്ഞൻ അങ്ങനെയല്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മ ഏവ അർപ്പണം, ബ്രഹ്മമേ ഉള്ളൂ, ആരുടെ അർപ്പണമില്ല. അർപ്പണത്തിൽ അയാൾ ബ്രഹ്മത്തെ കാണുന്നില്ല, മറിച്ച് ബ്രഹ്മമേ അയാൾക്കുള്ളൂ. അതാണ് തത്വജ്ഞാനം. ആദ്യം പറഞ്ഞത് ഉപാസന. ഉപാസന കാലത്തെ ആശ്രയിക്കുന്നു, അതിന്റെ പക്വതയ്ക്ക് ദീർഘകാലത്തെ ആശ്രയിക്കുന്നു, അനേക ജന്മങ്ങൾ. തത്വജ്ഞാനത്തിനാണെങ്കിലോ അവിടെ സമയ അപേക്ഷയില്ല. അതുകൊണ്ടാണ് തത്വജ്ഞൻ നിത്യമുക്തനായിരിക്കുന്നു എന്ന് പറയും. നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും അർപ്പണം ഉണ്ടായിട്ടേ ഇല്ല, അയാൾ ഒരിക്കലും ബന്ധനത്തിൽ പെട്ടിട്ടേ ഇല്ല. ഇത്രയും കാലം എനിക്ക് ബന്ധനം, അത് കഴിഞ്ഞ് ഇത്രയും കാലം മോക്ഷം, അങ്ങനെ കാലത്തെ അപേക്ഷിച്ച് അയാൾ കാണുന്നില്ല. നിത്യമുക്തനായി തന്നെ നിരാമയോ, നിത്യമുക്തവും നിരാമയം. അയാൾ ആമയത്തിൽ നിന്നും പിന്നെ മുക്തനായതല്ല, അയാൾ നിരാമയനായിരുന്നു എപ്പോൾ. നിത്യതൃപ്തൻ എന്നെല്ലാം പറഞ്ഞു. അതുകൂടെ പറയുന്ന എന്താണ്, ബ്രഹ്മയവ അർപ്പണം. അയാളെ സംബന്ധിച്ചിടത്തോളം, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അർപ്പണം ബ്രഹ്മം തന്നെ. യഥാ യദ് രജതം തൽശക്തികായവ, അതുതന്നെയാണ്. ഏതാണോ രജതം, ഏതാണോ രജതമായി കാണുന്നത്, ഏതിനാണോ കർമ്മമായി കാണുന്നത്, അർപ്പണമായി കാണുന്നത്, അതവിടെ ബ്രഹ്മം തന്നെ. ശക്തികായോ, അത് ശക്തിക തന്നെയാണ്. ഏത് രജതം? അജ്ഞന്മാരതിനെ രജതമെന്ന് പറയുന്നു, തത്വജ്ഞനാണെങ്കിലും അതിനെ ശക്തിക എന്ന് പറയുന്നു. അതാണ് ജ്ഞാനിയുടെ അനുഭവം. ൾ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിൽ കർമ്മങ്ങൾ നടക്കുക, കർമ്മമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ, രണ്ടും കൂടെയല്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ദ്വൈതാനുഭവം ഇല്ലാതിരിക്കുക. ജ്ഞാനാനുഭവവും പ്രപഞ്ചാനുഭവവും രണ്ടില്ല, രണ്ടുണ്ടെങ്കിൽ അവിടെ ദ്വൈതമാണ്. അതായത് രണ്ടും കൂടെ കാണുന്നില്ല, രജതത്തെയും ശക്തിയെയും രണ്ടും കൂടെ കാണുന്നില്ല, രജ്ജുവിനെയും സർപ്പത്തെയും രണ്ടിനെയും കൂടെ കാണുന്നില്ല. ഇവിടെ രജ്ജു മാത്രമേ ഉള്ളൂ, ശുക്തിക മാത്രമേ ഉള്ളൂ, അതുപോലെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതാണ് ബ്രഹ്മാർപ്പണം. അത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മ അർപ്പണ ഇത്യസമസ്തേ പദേ, ഭാഷാപരമായ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്. ഇതിനെ വേണമെങ്കിൽ ഒരു സമസ്ത പദമായിട്ട് കൊടുക്കണം, ബ്രഹ്മ അർപ്പണം യസ്യ, സമസ്ത പദമായിട്ട് എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വേറെയാണ്. ഇത് അസമസ്ത പദമാണ്, രണ്ട് പദങ്ങളാണ്. എന്താണ്? യത് അർപ്പണ ബുദ്ധിയ ഗൃഹീതേ ലോകി തദസ്യ ബ്രഹ്മവിദോ ബ്രഹ്മയോ. അജ്ഞൻ പറയുന്നു ഇതിനെ അർപ്പണമെന്ന് പറയുന്നു. അവന് കർമ്മത്തെ കർമ്മമായിട്ടേ കാണാൻ പറ്റും. ഞാൻ പറയുന്നു ഇതെന്റെ കർമ്മമാണ്, ഞാൻ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ഞാൻ ലോകനന്മയ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ എന്റെ മനഃശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നു, ഇങ്ങനെയെല്ലാം പറയുന്നു. അത് അജ്ഞന്റെ ജ്ഞാനം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ തത്വജ്ഞന്റെ ജ്ഞാനം അതല്ല. യഥാർപ്പണ ബുദ്ധിയ ഗൃഹീതേ ലോകേ, അജ്ഞന്മാർ കർമ്മത്തെ കർമ്മമായി തന്നെ കണ്ടുകൊണ്ട് ആ കർമ്മത്തെ ഉപയോഗിച്ച് കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ പ്രവർത്തിക്കുന്നു. കർമ്മയോഗം തദസ്യ ബ്രഹ്മയുതോ ബ്രഹ്മൈവ ആണ് പറഞ്ഞത്. ബ്രഹ്മജ്ഞന് കർമ്മയോഗമില്ല, കർമ്മമില്ലാത്തയാണ് ഇങ്ങനെ കർമ്മയോഗം ഉണ്ടാവും. ബ്രഹ്മൈവ, അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, കർമ്മമില്ല. അദ്വൈത അനുഭവവും അദ്വൈത ഭാവനയും തമ്മിലുള്ള വ്യത്യാസം. കർമ്മയോഗിക്ക് അദ്വൈത ഭാവനയാണ്, ബ്രഹ്മജ്ഞന് അദ്വൈത അനുഭവം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈത ഭാവന ഒരു ഭാവം, അദ്വൈത അനുഭവം എന്ന് പറയുന്നത് സിദ്ധി, മറ്റൊരു സാധനം. ബ്രഹ്മവിദോ ബ്രഹ്മൈവ, ബ്രഹ്മജ്ഞൻ എന്താണിത്? ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മാർപ്പണം. ബ്രഹ്മഹവിഹി തഥാ യത് അഭിർബുദ്ധ്യ ഗൃഹ്യമാണം തത് ബ്രഹ്മൈവ അസ്യ. കർമ്മം എന്ന് പറയുമ്പോൾ അതിന് അർപ്പണവും ഹവിസും എല്ലാം വന്നു കഴിഞ്ഞു. എന്നാലും ഉദാഹരണത്തിലൂടെ അതിനെ വ്യക്തമാക്കുകയാണ്. അതിന്റെ കർമ്മത്തിന്റെ ഓരോ ഭാഗങ്ങളും, കർമ്മത്തിന് ആത്മനിഷ്ഠമായ ഭാഗമാണ്, സ്വനിഷ്ഠമായ ഭാഗങ്ങളുണ്ട്, ബാഹ്യനിഷ്ഠമായ പദാർത്ഥനിഷ്ഠമായ ഭാവങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. ബ്രഹ്മഹവിഹി തഥാ യത് ഹവിർബുദ്ധ്യാ ഗൃഹ്യമാണം തദ് ബ്രഹ്മൈവ അസ്യ. ആ യാജ്ഞികൻ പറയുന്നത് ഇത് ഹവിസ്സാണ്. അയാൾ യജ്ഞത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഹവിസ് പുരോടാശം എന്നെല്ലാം യാജ്ഞികന്മാർ പറയുന്ന വസ്തുക്കൾ. അഗ്നിയിൽ അർപ്പിക്കുന്നതിന് വേണ്ടി പല സാധനങ്ങളാണ് ഉണ്ടാക്കുന്നു യജ്ഞത്തിൽ അർപ്പിക്കാൻ, ഹവിസ് എന്ന് പറയുന്നതിനെല്ലാം. ഇത് ഹവിർബുദ്ധ്യാ ഗൃഹ്യമാണ്, ഹവിസായ അതും എന്താണ്? ബ്രഹ്മൈവ അസ്യ, സമർപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതും ബ്രഹ്മം തന്നെ. അത് യാജ്ഞികൻ സൃഷ്ടിച്ച് സമർപ്പിക്കുന്നു. അതുപോലെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ താൻ സൃഷ്ടിച്ച് സമർപ്പിക്കുന്നു, അത് ബ്രഹ്മം തന്നെയാണ്. ജ്ഞാനാഗ്നിയിൽ സമർപ്പിക്കുന്നു, തന്റെ കർമ്മം കൊണ്ട് സൃഷ്ടിക്കുന്നത്, ലോകസംഗ്രഹത്തിന് വേണ്ടി താൻ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? അത് ജ്ഞാനാഗ്നി സമർപ്പിക്കുന്നു. അവിടെ സൃഷ്ടിക്കുന്നത് കൊണ്ട് അത് തന്നെ അന്യമാകുന്നു. ജ്ഞാനാഗ്നിയിലാണ് അത് സമർപ്പിക്കുന്നത്, അതുകൊണ്ട് അത് അഗ്നിയിൽ എന്താണോ സമർപ്പിക്കുന്നത് അത് അഗ്നി തന്നെ. അതിനെ മാറി നീക്കാൻ പറ്റത്തില്ല. അഗ്നിയിലേക്ക് ഒരു വസ്തുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അഗ്നിയിൽ നിന്നും മാറി നീക്കാൻ പറ്റത്തില്ല. ഇവിടെ സൃഷ്ടിയും സംഹാരവും രണ്ടും എന്താണ്? ജ്ഞാനം തന്നെയാണ്. ബ്രഹ്മൈവാസ്യ, അവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം തന്നെയാണ്. തഥാ ബ്രഹ്മാഗ്നോ ഇതി സമസ്തം പദം. പക്ഷെ ഇവിടെ എന്താണ് ബ്രഹ്മാഗ്നി, ബ്രഹ്മമാകുന്ന അഗ്നി, അത് സമസ്ത പദമാണ്. ഭാഷയെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. അഗ്നിരവി ബ്രഹ്മൈവ, അഗ്നിയും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മാഗ്നോ അടുത്ത് പറയുന്നു, എവിടേക്കാണ് സമർപ്പിക്കുന്നത്? ലോകക്ഷേമത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ലോകക്ഷേമത്തിനായി സമർപ്പിക്കുന്നവയെല്ലാം എന്താണ്? എവിടേക്കാണ് സമർപ്പിക്കുന്നത്? അതും ബ്രഹ്മം തന്നെയാണ്. യാജ്ഞികൻ അഗ്നിക്കായി സമർപ്പിക്കുന്നു. ബ്രഹ്മജ്ഞനാണെങ്കിലോ ലോകത്തിനായി സമർപ്പിക്കുന്നു. ആർക്കു വേണ്ടിയോ സമർപ്പിക്കുന്നു? ആരാണോ സ്വീകരിക്കുന്നത്, അവിടെ അഗ്നി സ്വീകരിക്കുന്നു. ഇവിടെ ജീവന്മാർ സ്വീകരിക്കുന്നു. തത്വജ്ഞന്റെ ആ കർമ്മത്തെ സ്വീകരിക്കുന്നത് ജീവന്മാരാണ്. അതും ബ്രഹ്മം തന്നെയാണ്. എത്ര ഹൂയത ബ്രഹ്മണ കർത്ര, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണ ഹുതം എന്ന് പറയുന്നു. എത്ര ഹൂയതേ ബ്രഹ്മണ കർത്ര, ആ കർത്താവ് യാജ്ഞികൻ ചെയ്യുന്നവൻ എവിടെയാണോ, എത്ര എവിടെയാണോ ഇതിനെ അർപ്പിക്കുന്ന ആ സ്ഥലം, ബ്രഹ്മൈവ കർത്ത, ആ കർത്താവും ബ്രഹ്മം തന്നെ, അർപ്പിക്കുന്നവനും ബ്രഹ്മം തന്നെ. തത്വജ്ഞനും ബ്രഹ്മമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബ്രഹ്മണ ആ ചെയ്യുന്നവൻ, കർത്ര ആ ചെയ്യുന്നവനും ബ്രഹ്മം തന്നെയാണ്. യത്തേന ഹുതം, ഇനി ബ്രഹ്മണാഹുതം, ബ്രഹ്മണ എന്ന് പറഞ്ഞ ചെയ്യുന്നവനെ ഉദ്ദേശിച്ചിട്ടാണ്, അവനും ബ്രഹ്മം തന്നെയാണ്. ഹുതം യത്തേന ഹുതം, ഹവനക്രിയ, ഇനി അയാളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്താണ്? ഈ ഹവിസിനെ എടുത്ത് അതിലേക്ക് അർപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി. ഹവിസ് ബ്രഹ്മമാണ്, അത് സമർപ്പിച്ച അഗ്നി ബ്രഹ്മമാണ്, അത് സമർപ്പിച്ചവൻ ബ്രഹ്മമാണ്. സമർപ്പിക്കുക എന്ന് പറയുന്ന ക്രിയ, അതാണ് ഹുതം. ഹവനക്രിയ തദ് ബ്രഹ്മൈവ, അതും ബ്രഹ്മം തന്നെയാണ്. അതാണ് തത്വജ്ഞന്റെ ജീവിത സമഗ്രമായിട്ടും അത് ബ്രഹ്മം തന്നെയാണ്. യത്തേന ഗന്ധവ്യം ഫലം തദപി ബ്രഹ്മൈവ. യത്തേന ഗന്ധവ്യം, ഗന്ധവ്യം എന്ന് വെച്ചാൽ പ്രാപ്തവ്യം, പ്രാപിക്കേണ്ടതായ ഈ കർമ്മത്തിലൂടെ അവൻ പ്രാപിക്കേണ്ടതായ ഫലം, അതും ബ്രഹ്മം തന്നെ. തത്വജ്ഞന് ഇത്തരം പ്രവൃത്തികളിലൂടെ ഫലമുണ്ടോ? തത്വജ്ഞനും ഫലമുണ്ട്. തത്വജ്ഞന് എങ്ങനെ ഫലം വരും? അപ്പൊ കർമ്മഫലം വന്നതിന്റെ ബന്ധിക്കത്തില്ല. വ്യാവഹാരികമായി ആണ് കർമ്മം നിൽക്കുന്നത്. വ്യാവഹാരികമായി അവിടെ ഫലമുണ്ടെന്ന് പറയും. തത്വജ്ഞന് കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് എന്താണ്? ലോകപൂജ, അതാണ് ഫലമായി വരുന്നത്. തത്വജ്ഞൻ ചെയ്യുന്ന സത്കർമ്മത്തിന്റെ ഫലമായിട്ടാണ് തത്വജ്ഞനെ ലോകർ പൂജിക്കുന്ന, ആരാധിക്കുന്നു. അത് ആ കർമ്മഫലമാണ്. നിന്ദിക്കുന്നതോ? തത്വജ്ഞനെ നിന്ദിക്കാറുമുണ്ടല്ലോ. അതും ചെയ്യുന്നു. സത്കർമ്മത്തിന്റെ ഫലമാണോ അത്? അത് സത്കർമ്മത്തിന്റെ ഫലമല്ല, അത് പ്രാരബ്ധ ഫലം ആണ്. നിന്ദ വരുന്നത് സത്കർമ്മഫലമായിട്ട്, എന്തോ വരുന്നു പൂജ വരുന്നു, ഇതോ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഈശ്വരനായി പൂജിക്കുന്നു. അതാണ് തത്വജ്ഞന് വരുന്ന വ്യാവഹാരികമായി വരുന്ന വ്യാവഹാരിക തലത്തിൽ വരുന്ന കർമ്മഫലം. അത് അജ്ഞന് വന്നു കഴിഞ്ഞാൽ പൂജ, നിന്ദ അതെല്ലാം വന്നു കഴിഞ്ഞാൽ അജ്ഞനത് ഫലമായിട്ട് തന്നെ നിൽക്കും. അജ്ഞനെ പൂജിച്ചു കഴിഞ്ഞാൽ അവന് അഭിമാനം വരും, പൂജ അവന് അഭിമാനത്തിനുണ്ടാകും. തത്വജ്ഞൻ അങ്ങനെയല്ല. തത്വജ്ഞൻ എന്ത് വരുന്നു? തഥവി ബ്രഹ്മേവ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതും ബ്രഹ്മം തന്നെ. അത്തരം ഫലങ്ങളും തത്വജ്ഞനെ ബാധിക്കുന്നില്ല. വേറെ ഫലമൊന്നും തത്വജ്ഞനില്ല. കാരണം ശരീരഭാഗത്തോടുകൂടിയല്ല അവസാനിച്ചു. അസത്ത് കർമ്മങ്ങളുടെ ഫലം പിന്നെ ഒരിടത്ത് പോയി അനുഭവിക്കാനും. പക്ഷെ ഈ ലോകത്ത് ഫലമുണ്ട്, തത്വജ്ഞൻ വ്യാവഹാരികമായ ഫലം. അത് തത്വജ്ഞനിൽ നിന്നും മാറി നിൽക്കുന്നതാണ്, അകന്ന് നിൽക്കുന്നതാണ് ആ കർമ്മവും ഫലവും. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മം ഫലം എന്ന് പറയുന്ന നിയമം അതിനെ തത്വജ്ഞൻ അതിലംഘിച്ചിരിക്കുകയാണ്. പക്ഷേ അതിലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പരമാർത്ഥത്തിൽ അവിടെ ഇല്ല, പക്ഷെ വ്യാവഹാരികമായി അത് നിൽക്കുന്നു. പക്ഷെ തത്വജ്ഞനിൽ നിന്ന് ദൂരെയാണ് നിൽക്കുന്നു, അടുത്തല്ല നിൽക്കുന്നു. തത്വജ്ഞനെ തൊടാൻ കഴിയാത്ത രീതിയിൽ അകന്ന് നിൽക്കുകയാണ് ആ കർമ്മവും ഫലവും അതിൻ്റെ തന്നെ. അതുകൊണ്ട് തന്നെ എന്തുവരുന്നു, അതിനെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് അത് അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. തഥപി ബ്രഹ്മൈവ, ബ്രഹ്മം തന്നെ. ബ്രഹ്മകർമ്മ സമാധിന, ചുരുക്കത്തിൽ പറയാണ്, ഇതാണ് ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മൈവ കർമ്മ ബ്രഹ്മകർമ്മ തസ്മിൻ സമാധിയസ്യ സ ബ്രഹ്മകർമ്മ സമാധിസ്ഥേന. ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മൈവ ബന്ധം. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധരൂപത്തിൽ തന്നിൽ വന്നിരിക്കുന്ന സർവകർമ്മങ്ങളും അതിനാണ് ബ്രഹ്മകർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മങ്ങൾ എന്താണ്? സമാധിയാണ്. അതാണ് തത്വജ്ഞനെ കുറിച്ച് എടുത്ത് പറയുന്നത്. സമാധി എന്ന് പറയുന്നത് ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു ഉപായമാണ്. മുമുക്ഷു സമാധി ശീലിക്കുന്നു, യോഗാഭ്യാസം ചെയ്ത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി, മനസ്സിന്റെ ഈ വ്യാവഹാരികമായ തലം വിട്ട് അതീന്ദ്രിയമായ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സമാധി. അഭ്യാസം കൊണ്ട് പ്രാപ്തമാകുന്ന സമാധി. സമാധിയിൽ മനസ്സ് ഇത്തരത്തിലല്ല, ഈ വ്യാവഹാരിക മണ്ഡലത്തിലെ തന്നെ സ്ഥൂലമായ ഈ വിക്ഷേപതലങ്ങളെല്ലാം വിട്ടിട്ട് അതിസൂക്ഷ്മമായ അതീന്ദ്രിയമായ ഒരു തലത്തിലേക്ക് മനസ്സ് കടന്നു ചെല്ലുന്നതാണ് സമാധി എന്ന് പറയുന്നത്. മനസ്സിലേക്ക്, നമ്മുടെ ഈ മനസ്സിലേക്ക് സമാധി കടന്നു വരികയല്ല, നമ്മുടെ മനസ്സ് ഈ തലം വിട്ടിട്ട് സമാധിയിലേക്ക് കയറിപ്പോകുന്ന മറ്റൊരു തലത്തിലേക്ക് മനസ്സ് പ്രവേശിക്കുന്നതാണ് സമാധി. സമാധിയിൽ ഇപ്പോഴുള്ള മനസ്സ് ഈ രൂപത്തിലില്ല. സമാധിയിൽ എന്ത് ചെയ്യുന്നു? മനസ്സ് ഇപ്പോഴുള്ളതായ ഈ വിക്ഷേപാവസ്ഥ ഇതിനെ വിട്ടിട്ട് മനസ്സിന് നിരോധ പരിണാമം സംഭവിക്കുന്നു. എവിടെ നിന്നാണോ ഈ മനസ്സ് പരിണമിച്ച് ഈ സ്ഥൂലഭാവത്തെ പ്രാപിച്ചത്, ആ ഭാവത്തിലേക്ക് മനസ്സ് തിരിച്ച് പരിണമിക്കുന്നു. എവിടെ നിന്നാണ് അത് വന്നത്? ആ വന്ന ദിശയിലേക്ക്. ഇപ്പോ ഏത് ദിശയിലാണോ ഉള്ളത്, അതിന് ഏതൊരു ദിശയിലേക്ക് മനസ്സ് പരിണമിച്ചു പോകുന്നതാണ് സമാധി. സമാധി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പരിണാമാവസ്ഥയാണ്, മനസ്സിന്റെ സൂക്ഷ്മ പരിണാമം അല്ലെങ്കിൽ നിരോധ പരിണാമം. ആ നിരോധ പരിണാമത്തിന്റെ ശക്തി അനുസരിച്ച് മനസ്സിന് പല പല തരത്തിലുള്ള സമാധി തലങ്ങളുണ്ട്. എല്ലാ സമാധിയും മനസ്സിന്റെ തലങ്ങളാണ്. അഭ്യാസം കൊണ്ട് പരിശീലനം കൊണ്ട് മനസ്സിന് പ്രാപിക്കാവുന്ന എല്ലാ സമാധികളും, സബീജമെന്നോ നിർബീജമെന്നോ സവികല്പമെന്നോ നിർവികല്പമോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ലാതാണ് മനസ്സിന്റെ സ്ഥൂലതലങ്ങളെല്ലാം വിടിഞ്ഞ് അത് സൂക്ഷ്മതലങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ് അഭ്യാസം കൊണ്ട് പ്രാപിക്കുന്ന സമാധി. ഇവിടെ പറയുന്ന അങ്ങനെ ഒരു സമാധിയെ കുറിച്ചല്ല. അഭ്യാസം കൊണ്ട് മനസ്സ് അതിൻ്റെ തന്നെ ഏതെങ്കിലും സൂക്ഷ്മതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമാധിയല്ല തത്വജ്ഞന്റെ സമാധി. നേരത്തെ പറഞ്ഞത് യോഗസമാധി, യോഗം കൊണ്ടൊരാൾ പ്രാപിക്കുന്ന സമാധി. ഇവിടെ പറയുന്നതോ ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മേവ കർമ്മ ബ്രഹ്മകർമ്മ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സിലും ശരീരത്തിലും ഉള്ള എല്ലാ സ്പന്ദനങ്ങളും അതെന്താണ്? തന്നിൽ നന്യമല്ല, സ്വസ്വരൂപം തന്നെയാണ് ബ്രഹ്മകർമ്മ. തസ്മിൻ സമാധിരീസ്യ, അതിലുള്ള നില അതാണ്. അതിലുള്ള നിലയാണ് സമാധി എന്ന് പറയുന്നത്. അത് മനസ്സിനെ പരിശീലിപ്പിച്ച് നിരോധാവസ്ഥയിലെത്തിച്ച് മനസ്സ് വിക്ഷേപമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയല്ല. തത്വജ്ഞന്റെ മനസ്സ് അജ്ഞന്റെ വിക്ഷേപം എന്നുള്ള അവസ്ഥയും യോഗിയുടെ സമാധി എന്ന് പറയുന്ന അവസ്ഥയ്ക്കും അപ്പുറമാണ്. അജ്ഞന്റെ വിക്ഷേപം എന്ന് പറയുന്നത് സഹജമായി സംഭവിക്കുന്നത്. യോഗിയുടെ സമാധി എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ട് നേടുന്നത്. തത്വജ്ഞന്റെ സമാധി എന്ന് പറയുന്നത് രണ്ടിനും അപ്പുറം. അത് സ്വരൂപസ്ഥിതിയാണ്, ആണ് ബ്രഹ്മകർമ്മ തസ്മിൻ സമാധി. തത്വജ്ഞൻ സദാ ആ സ്വരൂപസ്ഥിതിയിൽ നിൽക്കുന്നു. അത് സമാധി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, സമാധി എന്ന് പറയുന്നത് എന്താണ്? അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൃതകം. തത്വജ്ഞന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതുകൊണ്ടാണ് ന കർമ്മണ ന യോഗേന എന്നൊക്കെ പറയുന്നത്. കർമ്മം കൊണ്ട് നേടുന്നതല്ല, യോഗം കൊണ്ട് നേടുന്നതല്ല. പ്രാണയാമ ശതേനവ, എത്ര പ്രാണായാമം ചെയ്താലും കിട്ടുന്നതല്ല ഇത്. ഉപാസനകളിലൂടെ കിട്ടുന്നതല്ല, അതെല്ലാം മനസ്സിന്റെ അഭ്യാസങ്ങളാണ്. ഇതങ്ങനെ സഹജസ്ഥിതി അതല്ല, സ്വരൂപനിഷ്ഠ അങ്ങനെയുള്ളതല്ല, ആത്മനിഷ്ഠ അതല്ല ബ്രഹ്മകർമ്മ സമാധി. അത് ഈ വിവേകനാശങ്ങൾ, അവിവേകനാശങ്ങൾ, നമ്മൾ സാധാരണ ആർജിക്കുന്നതായ വിവേകം, അതിന്റെ നാശങ്ങൾ എല്ലാം സംഭവിക്കുന്ന സഹജസ്ഥിതിയാണ്. അത് പരിണമിച്ച് എത്തുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അഭ്യാസം കൊണ്ട് നേടുന്നതല്ല. അവൻ പറയുന്നു തസ്മിൻ സമാധി. ഇപ്പോ തത്വജ്ഞൻ എന്ന് പറഞ്ഞാൽ തത്വജ്ഞൻ, ഇവിടെ പറയുന്ന തത്വജ്ഞൻ നേരത്തെ പറഞ്ഞല്ലോ ലോകരുടെ ദൃഷ്ടിയിൽ അഭിപ്രവർത്തോമി, അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്. സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു അജ്ഞൻ പ്രവർത്തിക്കുമ്പോൾ അജ്ഞന്റെ മനസ്സ് വിക്ഷേപത്തിലാണ്. പ്രവർത്തിക്കുന്ന മനസ്സിനെയാണ് പറയുന്നത് വിക്ഷിപ്തമായ മനസ്സ് എന്ന് പറയുന്നു. മനസ്സിന് വിക്ഷേപം ഉണ്ടാകാതെ പ്രവൃത്തി സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവൻ അഭ്യസിച്ച് മനസ്സിനെ സമാധിയിലേക്ക് കൊണ്ടുപോകുന്നു, നിരോധിക്കുന്നു. മനസ്സിന് നിരോധ പരിണാമത്തെ ഉണ്ടാക്കുന്നു, നിരോധ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ അയാൾ മനസ്സിനെ സമാധിയിലേക്ക് കൊണ്ടുവന്ന് അഭ്യസിച്ച് അയാളുടെ സഹജമായി വിക്ഷേപം വരുന്ന മനസ്സിന് അഭ്യാസം കൊണ്ട് നിരോധത്തിലെത്തിക്കുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമല്ല. രണ്ടുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞൻ കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോഴും പരമാർത്ഥത്തിൽ അയാളുടെ മനസ്സ് വിക്ഷിപ്തമല്ല, മനസ്സിൽ വിക്ഷേപമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. കർമ്മത്തിൽ പ്രവർത്തിച്ചാലും അയാളുടെ മനസ്സ് വിക്ഷേപാവസ്ഥയിലല്ല. മനസ്സ് നിരോധിച്ച അയാൾ സമാധിയിലുമല്ല, മനസ്സിനെ നിരോധിച്ചെത്തിച്ചേരുന്ന സമാധിയിലുമല്ല. കൃതകമായ അഭ്യാസം കൊണ്ട് പ്രാപ്യമായ ജന്യമായ ഒരു സമാധിയിലുമല്ല അയാൾ. രണ്ടുമല്ല ആണ് പറയുന്നത്. ബ്രഹ്മൈവ കർമ്മ, അയാളെ സംബന്ധിച്ചിടത്തോളം സമാധിയും ബ്രഹ്മം തന്നെ. അവിടെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, വിക്ഷേപവും സമാധിയും. മനസ്സിന്റെ വിക്ഷിപ്ത പരിണാമവും മനസ്സിന്റെ നിരോധ പരിണാമവും രണ്ടും അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ബ്രഹ്മം തന്നെ. അവിടെ ഒരു തത്വജ്ഞന് സമാധി പരിശീലിക്കാം, വേണമെങ്കിൽ ഒരു തത്വജ്ഞന് സമാധി ഇരിക്കാം. പക്ഷേ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സമാധി പരിശീലിച്ച് സമാധിയിലിരിക്കുന്നതും നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള വിക്ഷിപ്ത മനസ്സോടുകൂടി കർമ്മത്തിൽ പ്രവർത്തിക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് തന്നെ. സമാധിയിലിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല, വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. പക്ഷെ ഒരു തത്വജ്ഞനാണ്, അയാൾക്ക് സമാധി പരിശീലിച്ചുകൂടാകുന്നില്ല. അയാൾക്ക് പ്രപഞ്ചവിസ്മൃതി വരാം സമാധിയിൽ, ഏതുപോലെ അത് ഉറക്കം പോലെയുള്ളൂ. ഉറക്കം സഹജമായി പ്രപഞ്ചവിസ്മൃതി സംഭവിക്കുന്നു. അഭ്യാസം കൊണ്ട് സമാധിയിൽ ചെന്നിട്ട് പ്രപഞ്ചവിസ്മൃതി സംഭവിക്കുന്നു. സമാധിയല്ല തത്വനിഷ്ഠ. തത്വനിഷ്ഠന് സമാധിയും ആകാം ആണ് അതിന്റെ വ്യത്യാസം. തത്വനിഷ്ഠന് സമാധിയാകാം, പക്ഷെ തത്വനിഷ്ഠയിൽ വിക്ഷേപവുമില്ല, സമാധിയില്ല. അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ്? കർമ്മവും അയാളെ സംബന്ധിച്ച് സമാധിയാണ്. അതാണ് യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. യോഗിയെ സംബന്ധിച്ച് കർമ്മം വിക്ഷേപമാണ്. കർമ്മത്തിൽ അയാളുടെ മനസ്സ് വിക്ഷിപ്തമായിരിക്കും. മൂഢം, ഘോരം തുടങ്ങിയ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും അയാളുടെ മനസ്സ്, നിരുദ്ധമായിരിക്കത്തില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിവിടെ എന്താണ് പറയുന്നത്? ബ്രഹ്മ കർമ്മ സമാധി. കർമ്മവും അയാളെ സംബന്ധിച്ച് സമാധിയാണ്, വിക്ഷേപവും അയാളെ സംബന്ധിച്ച് സമാധിയാണ്. ഇനി അഭ്യാസം കൊണ്ട് സമാധിയിൽ എത്തിച്ചേർന്നാലും അതും സമാധി തന്നെ. സബ്രഹ്മകർമ്മ സമാധി തേന ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മൈവ ഗന്ധവ്യം. അയാളെ സംബന്ധിച്ചിടത്തോളം ഉപായവും ഉപേയവും ഒന്നായിരിക്കും, മാർഗവും ലക്ഷ്യവും ഒന്നായിരിക്കും. യോഗശാസ്ത്രത്തിൽ സമാധിയെ ലക്ഷ്യമായിട്ടല്ല പറയുന്നത്, മാർഗമായിട്ടാണ്. സമാധിയാകുന്ന ഉപായത്തിലൂടെ അവിടെ പറയുന്നത് എന്താണ്? നിർവ്വാണമാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാനാണ്. അപ്പൊ അതിനുള്ള ഒരു ഉപായമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ തത്വജ്ഞനാണെങ്കിലോ ഉപായം ഉപേയം, മാർഗം ലക്ഷ്യം, ഇതിനപ്പുറത്താണ്. മാർഗവും ലക്ഷ്യവും രണ്ടും വ്യാവഹാരിക തരത്തിലാണ്. അതിനെ അതിക്രമിച്ചതാണ് തത്വജ്ഞൻ. അതുകൊണ്ടെന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമായിരിക്കുന്നതും അതിന് ഉപായമായിരിക്കുന്നതും എല്ലാം ബ്രഹ്മം തന്നെ ആണ്. ബ്രഹ്മ കർമ്മ സമാധി, കർമ്മവും അയാളെ സംബന്ധിച്ചിടത്തോളം സമാധിയാണ്. അതിലൂടെ അയാൾ എത്തിച്ചേർന്ന് നിൽക്കുന്നതിലൂടെ ആ സമാധി തന്നെ, രണ്ടും ഒന്ന് തന്നെ, ഉച്ഛേപവും സമാധിയും ഒന്ന് തന്നെ, കർമ്മവും സമാധി തന്നെയാണ്, ഗന്ധവ്യമായിരിക്കുന്ന ബ്രഹ്മവും അതും ബ്രഹ്മം തന്നെയാണ്, കർമ്മവും ബ്രഹ്മം തന്നെയാണ്. അതാണ് തത്വജ്ഞനും മറ്റ് അഭ്യാസികളും തമ്മിലുള്ള വ്യത്യാസം. ബ്രഹ്മകർമ്മ സമാധി എന്ന് പറഞ്ഞാൽ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചിരുന്നാലും ബ്രഹ്മം തന്നെ, കണ്ണ് തുറന്നിരുന്നാലും ബ്രഹ്മം തന്നെ. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മനസ്സ് വിക്ഷിപ്തമായി, തത്വജ്ഞാനിയുടെ മനസ്സ് പ്രപഞ്ചത്തിലേക്ക് പോയി, മനസ്സിൽ വിക്ഷേപം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നവർക്കാണ് അതിനെ നിരോധിച്ച് സമാധിയിൽ പോയിരിക്കേണ്ട ആവശ്യം വരുന്നത്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറന്നാലും ബ്രഹ്മം തന്നെ കാണുന്നത്, കണ്ണടച്ചാലും ബ്രഹ്മം തന്നെ, സമാധിയിലായാലും ബ്രഹ്മം തന്നെ. അതുകൊണ്ട് ഈ കാണുന്ന വിക്ഷേപങ്ങളെല്ലാം നിരോധിച്ച്, യോഗശാസ്ത്രത്തിൽ പറയുന്നത് പോലെ നിദ്രാവൃത്തിയെ കൂടി നിരോധിച്ച് പോയി സമാധിയിലിരിക്കേണ്ട ആവശ്യം തത്വജ്ഞാന് വേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അത് അവിടെ വിക്ഷേപവുമില്ല, നിരോധവുമില്ല. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, ബ്രഹ്മകർമ്മ സമാധിന കർമ്മവും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മൈവ ഗന്ധവ്യം ആണ് ശ്രുതിയിലും മറ്റും പറയുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ എന്നും മറ്റും പറയുന്നത് ആ അവസ്ഥയെ കുറിച്ചാണ്. അതാണ് ഒന്നുകൂടി വിശദീകരിക്കുന്ന ഏവം ലോകസംഗ്രഹം ചികീർഷണാദി ക്രിയമാണം കർമ്മ. ലോകസംഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ചികീർഷു, ധർമ്മ സംസ്ഥാപനം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തി പരമാർത്ഥതോ അകർമ്മ. അപ്രവൃത്തി വിക്ഷേപമല്ല യോഗി പറയുന്നത്. കർമ്മം അവിടെ അകർമ്മമാണ്. എന്തുകൊണ്ട്? ബ്രഹ്മ ബുദ്ധി ഉപ മൃദിതത്വ, ബ്രഹ്മബുദ്ധി കൊണ്ട് അത് ഉപമൃദിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അവിക്ഷേപ സ്വഭാവം പോയി, കർമ്മത്തിന്റെ ബന്ധന സ്വഭാവം അവിടെ ഉപമൃദിതമായി. നേരത്തെ പറഞ്ഞല്ലോ വിനശ്ചരി എന്നെല്ലാം പറഞ്ഞു, അത് ബാധിക്കപ്പെട്ടു എന്ന് പറയും, ബാധിക്കുക എന്നാണ് അദ്വൈതിയുടെ ഭാഷ. നശിക്കുക എന്നുള്ളതല്ല, ബാധിച്ചു. കർമ്മം അതിന്റെ സ്വഭാവത്തെ വെടിഞ്ഞു, അത് ബ്രഹ്മസ്വഭാവമായിരിക്കുന്നു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ലോകസംഗ്രഹം ചികീർഷണം. ലോകസംഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അത് നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പോലും കർമ്മമല്ല, പരമാർത്ഥതോ അകർമ്മ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം കർമ്മമേ ഇല്ലെങ്കിൽ, മനസ്സിന് വിക്ഷേപമേ ഇല്ലെങ്കിൽ പിന്നെ സമാധിയുടെ ആവശ്യം തോന്നും. സമാധിയുടെ ആവശ്യമില്ല, സമാധി കൊണ്ടൊന്നും നേടാനില്ല. അകർമ്മ അയാളെ സംബന്ധിച്ചിടത്തോളം കർമ്മം തന്നെ സമാധി. ബ്രഹ്മബുദ്ധി ഉപമൃദിതത്വ, അവിടെ മുഖ്യം ബ്രഹ്മബുദ്ധിക്കാം, ബ്രഹ്മ അനുഭവത്തിനാണ് മുഖ്യം. അതുകൊണ്ട് എന്ത് ചെയ്തു, ബാക്കി ദ്വന്ദ്വങ്ങളെല്ലാം ദ്വൈതങ്ങളെല്ലാം അവിടെ നശിച്ചിരിക്കുന്നു. അതാണ് ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മൈവ തേന ഗന്ധവ്യം എന്ന് പറഞ്ഞത്. ശിഷ്യ ഓം ശാന്തി ശാന്തി.